ഗുരുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം സാംഖ്യയോഗം 11-ാമത്തെ ശ്ലോകം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിൽ ശുദ്ധസത്വം, ജ്ഞാനനിഷ്ഠ, ജ്ഞാനോത്പത്തി, മോക്ഷം എന്ന ക്രമം നൽകിയിരിക്കുന്നു. എന്നാൽ 5-ാം അധ്യായം 12-ാം ശ്ലോകത്തിന്റെ ഭാഷ്യത്തിൽ സത്വശുദ്ധി, ജ്ഞാനപ്രാപ്തി, സർവകർമ്മ സന്യാസ ജ്ഞാനനിഷ്ഠ എന്ന ക്രമമാണ് നൽകുന്നത്. ഈ രണ്ട് ക്രമങ്ങളിലെ വ്യത്യാസം വിശദീകരിക്കാം. അതായത് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്ന ശബ്ദം ചില സ്ഥലങ്ങളിൽ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിൽ ജ്ഞാനിയുടെ നിഷ്ഠ എന്നുള്ള അർത്ഥത്തിലും ജ്ഞാനനിഷ്ഠയെ പറയും. ഈ ഭാഷയത്തിൽ തന്നെ പറയും. അത് ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ രണ്ടിടത്തും പറയുന്ന ക്രമങ്ങളിൽ വ്യത്യാസമില്ല. സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്ന് സാധാരണഗതി പറഞ്ഞു വരുന്നത് ശ്രവണ മനന നിധ്യാസനങ്ങളോടുകൂടിയിരിക്കുന്ന ജ്ഞാനനിഷ്ഠയാണ്. അത് ഒരു സാധകന്റെ അവസ്ഥയാണ്. ചില സ്ഥലങ്ങളിൽ ജ്ഞാനനിഷ്ഠ എന്നുള്ള പദം കൊണ്ട് വിദ്വാന്റെ അവസ്ഥയും പറയും. ഈ രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്നതിൽ അങ്ങനെ വ്യത്യാസം ഒന്നുമില്ല. അതിന്റെ ക്രമത തന്നെയാണ് നിഷ്കാമ കർമാനുഷ്ഠാനം, പിന്നെ സത്വ ചിത്തശുദ്ധി. ജ്ഞാനനിഷ്ഠ, അത് കഴിഞ്ഞ് ജ്ഞാന ഉത്പത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അപരോക്ഷ അനുഭൂതി, മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്ന ജീവൻ മുക്തി. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നിടത്ത് ചിത്തശുദ്ധി, അവിടെ ജ്ഞാനപ്രാപ്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദേശ ശ്രവണം. ചിത്തശുദ്ധി കൊണ്ടുണ്ടാകുന്ന, ഗുരുവിൽ നിന്നും ഉണ്ടാകുന്ന ഉപദേശ ശ്രവണം, അത് കഴിഞ്ഞ് സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ, ജ്ഞാനോത്പത്തി, മോക്ഷം. രണ്ടിടത്തും ഒരു ക്രമം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചില സ്ഥലത്ത് പറയുമ്പോൾ ഒരു കാര്യം വിട്ട് എന്നിരിക്കും, വിട്ടുപോയെന്നിരിക്കും. പ്രധാനമായത് മാത്രം പറയും, ചിലയിടത്ത് വിശദീകരിച്ച് പറയും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ജ്ഞാനോത്പത്തി എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ പറയാം. അപരോക്ഷമായ ജ്ഞാനത്തെയും അപരോക്ഷമായ ജ്ഞാനപ്രാപ്തി, അതിനെയും ജ്ഞാനോത്പത്തി എന്ന് പറയാം. അല്ല, ശ്രവണാദികൾ കൊണ്ട് കിട്ടുന്ന പരോക്ഷമായ ജ്ഞാനപ്രാപ്തി, അതിനെയും ജ്ഞാനോത്പത്തി എന്ന് പറയാം. അല്ല, ഒരു സന്ദർഭം അനുസരിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ക്രമം രണ്ടിടത്തും ഒന്ന് തന്നെ. കർമ്മയോഗാനുഷ്ഠാനം, ചിത്തശുദ്ധി, അത് കഴിഞ്ഞ് ശ്രവണാദികൾ അനുഷ്ഠിക്കുന്നു. കർമ്മത്യാഗവും അതോടൊപ്പം സംഭവിക്കുന്നു. ജ്ഞാന പ്രാപ്തി ഉണ്ടാകും, അനുഭവം ഉണ്ടാകും, മുക്തനായിത്തീരുന്നു. അത് തന്നെയാണ് ചിത്തശുദ്ധി നേടിയ ആൾക്ക് നിഷ്കാമ കർമ്മം കൊണ്ട് പ്രയോജനമില്ല എങ്കിൽ അപ്പോൾ തന്നെ പൂർണമായ കർമ്മസന്യാസം ആകാമല്ലോ. ഈ കർമ്മസന്യാസം എന്നിവിടെ പറയുന്നത് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമാകും. ഇവിടെ ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ആ കർമ്മസന്യാസം ബാഹ്യമായി കർമ്മങ്ങളെ ത്യജിക്കുന്നതാണോ അതോ ആന്തരികമായി ത്യജിക്കുന്നതാണോ അതേ രണ്ടും കൂടി ചേർന്നതാണോ. മൂന്ന് തരത്തിലും ഉള്ള കർമ്മസന്യാസത്തെ കുറിച്ച് ഇവിടെ പല ഭാഗങ്ങളും ചർച്ച ചെയ്യും. ചില സ്ഥലത്ത് കർമ്മസന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ കർമ്മ ത്യാഗമായിരിക്കും, ചിലയിടത്ത് ആന്തരികമായത്, ചിലടത്ത് രണ്ടും ചേർന്നത്. അപ്പൊ ചിത്തശുദ്ധി നേടിയാണ് നിഷ്കാമകർമ്മം കൊണ്ട് പ്രയോജനമില്ല എന്നാണ്. ആശയത്തോട് യോജിക്കാൻ പ്രയാസമുണ്ടെന്നാണ് ഈ ചോദ്യം ചോദിച്ചയാൾ പറയുന്നത്. അതായത് ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിഷ്കാമകർമ്മം, അതായത് നിഷ്കാമകർമ്മം ത്തിന്റെ പ്രയോജനം ചിത്തശുദ്ധിയാണ്. ആ ചിത്തശുദ്ധി വന്നയാളിന് പിന്നീട് നിഷ്കാമകർമ്മം കൊണ്ട് അയാൾക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നതിന് പ്രയാസപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ട്? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഏതായാലും ലൗകികമായ പ്രവൃത്തികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആധ്യാത്മികമായ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, ആ പ്രവൃത്തിക്കൊരു ഫലം ഉണ്ടാകും. ആ ഫലം പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നീട് ആ പ്രവൃത്തി നിഷ്പ്രയോജനമാണ്. സാധാരണ ഒരു ന്യായം, ലൗകികമായ ന്യായം അനുസരിച്ച് പറയും, പ്രയോജനം അനുദ്ദേശ്യ മന്ദോപി പ്രവർത്തനം. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രയോജനം അയാളുടെ മനസ്സിൽ കാണും. നിഷ്കാമകർമ്മ അനുഷ്ഠാനത്തിൽ പോലും അങ്ങനെ ഒരു പ്രയോജനം അയാളുടെ മനസ്സിലുണ്ട്. എന്താണ് ചിത്തശുദ്ധി? അതും ശ്രദ്ധിക്കണം. നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ ആ കർമ്മത്തിന് പറഞ്ഞിട്ടുള്ള ഫലത്തെ അയാൾ കാമിക്കുന്നില്ല എന്നേ ഉള്ളൂ. അയാളുടെ മനസ്സിൽ ഇച്ഛ അല്ലെങ്കിൽ ആഗ്രഹമില്ല എന്നില്ല. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്നൊരു നിയമമുണ്ട്, വൈദികമായ നിയമം. ആ കർമ്മഫലത്തിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ചിട്ട് അയാൾ കർമ്മം ചെയ്യുന്നു. അത് നിശ്ചിതമാണ്. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പൊ സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്ന് പലപ്പോഴും നമുക്ക് നിശ്ചയിക്കാൻ കഴിയത്തില്ല. കാരണം കർമ്മത്തിന്റെയും ഫലത്തിന്റെയും ബന്ധം പലപ്പോഴും മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമാകുന്ന ഒന്നല്ല. വേദം വെളിപ്പെടുത്തിയിരിക്കുന്നു, കർമ്മം ഇന്നത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലമുണ്ടാകും. അത് സാധാരണ കർമ്മങ്ങളല്ല, അലൗകികങ്ങളായ വൈദികമായ കർമ്മങ്ങൾ. അത് വേദം വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മ നിയമം നമ്മൾ പലപ്പോഴും ഒരു അനുമാനിച്ചാണ്, അനുമാനത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ധാരണ എന്താണ്? അതിൽ നിന്ന് ഫലം ഉണ്ടാകും. അപ്പോൾ ഇതൊരു അനുമാനമാണ്, അങ്ങനെ ഉണ്ടാകും എന്ന് അനുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ധാരാളം പേരൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം പലപ്പോഴും അത് കിട്ടാറുണ്ടെങ്കിലും ചിലപ്പോൾ അത് കിട്ടാറുമില്ല. എന്തുകൊണ്ട്? അതിനെന്തെങ്കിലും വിഘ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, കൃഷി നാശം വന്നു കഴിഞ്ഞാൽ പലതരത്തിലും അവിടെ ഫലം നമുക്ക് കിട്ടാതെ പോകാം. അപ്പൊ സാമാന്യമായി നമ്മളങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിലും അവിടെ കർമ്മത്തെയും ഫലത്തെയും സംബന്ധിച്ച് നിശ്ചിതമായി നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല. എന്നാലും ഫലം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഫലം കിട്ടിയെന്ന് വരാം, കിട്ടാതിരുന്നു എന്നും വരാം. മുൻകൂട്ടി ആ കർമ്മത്തിൽ ഒരാളെ പ്രേരിപ്പിക്കുന്നത് ആ ഫലത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ്, അല്ലാതെ അതിനെക്കുറിച്ചുള്ള നിശ്ചിതമായ അറിവല്ല. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, വേദത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ഫലമുണ്ടാകും, കാരണം മുമ്പ് അങ്ങനെ ഫലമുണ്ടായത് കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ ആ കർമ്മത്തിന്റെയും ഫലത്തിന്റെയും ബന്ധത്തെക്കുറിച്ച് മനുഷ്യന്റെ ബുദ്ധിക്ക് പൂർണമായ അറിവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഉദ്ദേശത്തിൽ കർമ്മം ചെയ്യുന്നു, വിപരീതമായ ഫലം പലപ്പോഴും ഉണ്ടാകും, ചിലപ്പോൾ അനുകൂലമായ ഫലം ഉണ്ടാകും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകും, പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകാറില്ല. കാരണം അവിടെ കർമ്മ നിയമങ്ങൾ ആ കർമ്മത്തിന്റെ സാഹചര്യങ്ങൾ ഇതൊന്നും മനുഷ്യന്റെ കഴിവിനോ മനുഷ്യന്റെ ബുദ്ധിക്കോ അധീനമല്ല. അതുകൊണ്ട് പലപ്പോഴും അനുകൂല ഫലം, വിപരീത ഫലം, ഫലമില്ലായ്മ ഇതെല്ലാം സംഭവിക്കും. പക്ഷെ സാധാരണഗതിയിൽ ഒരാൾ ചിത്തശുദ്ധിക്ക് വേണ്ടി എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നു? ഇവിടെ ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നു. അല്ലാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ചിത്തശുദ്ധി വരും എന്ന് നമുക്ക് മുൻകൂട്ടി ധരിക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല. ശാസ്ത്രങ്ങൾ പറയുന്നു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, നിഷ്കാമ കർമ്മം ചെയ്താൽ ചിത്തശുദ്ധി വരും. അത് വിശ്വസിച്ചുകൊണ്ടൊരാൾ കർമ്മം ചെയ്യുന്നു, അയാളുടെ അനുഭവത്തിൽ ചിത്തശുദ്ധി പ്രാപ്തമാകുന്നു. അപ്പോൾ ഒരു കർമ്മത്തിന്, ഒരു കർമ്മം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടിക്കഴിഞ്ഞാൽ ബുദ്ധിമാനായ ഒരുവൻ പിന്നെ അതിൽ പ്രവർത്തിക്കത്തില്ല, പിന്നെ അത് നിഷ്പ്രയോജനമാണ്. വെള്ളം ഉപയോഗിച്ച് നദി തരണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ആ വെള്ളത്തിന്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഇവിടെയും. അതുകൊണ്ടിവിടെ ഇത്തരമൊരു ആശയത്തോട് യോജിക്കാൻ യാതൊരു പ്രയാസമില്ല. നിഷ്കാമകർമ്മം പിന്നീട് പ്രയോജനമില്ലാത്തതായി തീരുന്നു. കാരണം അതതിന്റെ ഫലത്തെ നൽകിക്കഴിഞ്ഞു. ഫലത്തെ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് അത് അനുഷ്ഠിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ തന്നെ പൂർണ്ണമായ കർമ്മസന്യാസം ആകാമല്ലോ. ഈ പൂർണ്ണമായ ചിത്തശുദ്ധി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പൂർണ്ണമായ കർമ്മസന്യാസം അത് പിന്നീട് അയാൾ ബോധപൂർവം അനുഷ്ഠിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിൽ ആ വ്യക്തിയിൽ സഹജമായി സംഭവിക്കുന്ന ഒന്നാണ്. അത് പ്രാപ്തമായിത്തീരുന്നു ആ കർമ്മസന്യാസം. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് സഹജമായിത്തീരുന്നു. ഒരാൾ ബാഹ്യമായി ആന്തരികമായും കർമ്മസന്യാസത്തെ, കർമ്മത്യാഗത്തെ പരിശീലിക്കുന്നു. കർമ്മയോഗിക്ക് അത് പരിശീലിക്കാം. എങ്ങനെ? അഹന്തേ മമതേ ത്യജിച്ച് ആത്മാവിന്റെ അസംഗതയെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഒരു കർമ്മയോഗി കർമ്മസന്യാസത്തെ അഭ്യസിക്കുകയാണ്. കർമ്മയോഗിയിൽ അഭ്യാസാവസ്ഥയിലാണ്. പക്ഷെ ചിത്തശുദ്ധി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അക്കാര്യത്തിൽ, ഏത് കർമ്മസന്യാസത്തിൽ അയാൾ ആരൂഢനായി കഴിഞ്ഞു. എന്നുവെച്ചാൽ അവിടെ കർമ്മസന്യാസം സ്വതസിദ്ധമാകുന്നു, സഹജമായി സംഭവിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ ഒരു എന്താണ് കർമ്മസന്യാസം വേണമോ വേണ്ടയോ ഇത്തരത്തിൽ അവിടെ ഒരു വിചാരത്തിന്റെ ആവശ്യമില്ല. ആ ഒരു സന്ദർഭത്തിൽ ചിലരിൽ കർമ്മം തുടർന്നു പോകും. ചിലരിൽ കർമ്മം ബാഹ്യമായി അവസാനിക്കുന്നു. ആ കർമ്മം തുടർന്നു പോകുന്നതിന് ഉദാഹരണമാണ് ജനകനും മറ്റും. പക്ഷേ അവിടെ കർമ്മം എന്ന് പറയുന്നത് കർമ്മമല്ല. ഇവിടെ ഭാഷ്യകാരൻ പറയും അത് കർമാഭാസമാണ്, കർമ്മഛായയാണ്. കർമ്മയോഗിയുടെ കർമ്മവും ആ കർമ്മസിദ്ധന്റെ കർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർമ്മയോഗിയുടെ കർമ്മം എന്ന് പറയുന്നത് കർമ്മം തന്നെ അഹങ്കാരത്തോടും വാസനാപ്രേരിതമായും വന്നു ചേരുന്ന കർമ്മങ്ങളെ അയാൾ അതിനെ മയപ്പെടുത്തുകയാണ്. ശാസ്ത്രബോധം കൊണ്ടും ഗുരു ഉപദേശം കൊണ്ട് ആ കർമ്മത്തെ അയാൾ കർമ്മമല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു ശ്രമമുണ്ട്, പ്രയത്നമുണ്ട്. അതുകൊണ്ട് അത് കർമ്മമാണ്, അതിന് കർമ്മത്തിന്റെ കൂട്ടത്തിലാണ് ഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മ അധികാരിക്ക് കർമ്മയോഗമുള്ളൂന്ന് പറയുന്നത്. പക്ഷേ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി നേടി അയാൾക്ക് പരോക്ഷമായിട്ടുള്ള ജ്ഞാനം ദൃഢമായി വരുമ്പോൾ അയാളിൽ നിന്ന് കർമ്മം വിട്ടുപോകാൻ തുടങ്ങും. അങ്ങനെ വിട്ടുപോകുന്ന കർമ്മങ്ങൾ വീണ്ടും പ്രാരബ്ധം കൊണ്ട് ആ വ്യക്തി തുടരുന്നുണ്ടെങ്കിൽ അതിന് കർമ്മമെന്ന് വിളിക്കാൻ പാടില്ല. അതിന് ഇവിടെ ഭാഷകാരൻ തന്നെ പറയും, എങ്ങനെയാണോ ഭഗവാന്റെ ക്ഷാത്രഗുണ ചേഷ്ടിതമായിട്ടുള്ള കർമ്മങ്ങൾ അതിനെ കർമ്മമായിട്ട് ഗണിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് സാങ്കേതികമായ അർത്ഥത്തിൽ അവരെ കർമ്മയോഗികളെന്ന് പറയാൻ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞത്. കർമ്മയോഗി എന്ന് പറയുന്നത് കർമ്മത്യാഗത്തെ അഭ്യസിക്കുന്നവനാണ്. ഇവിടെ കർമ്മസിദ്ധൻ അല്ലെങ്കിൽ കർമ്മസന്യാസി എന്ന് പറയുന്നത് എന്താണ്? അത് സഹജമായി തീർന്നവനാണ്. അവൻ പരമാർത്ഥത്തിൽ കർമ്മമില്ല. കർമ്മത്തിന് കാരണമായിരിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, അഹന്ത രാഗദ്വേഷാദികൾ ശോകമോഹങ്ങളെല്ലാം അവിടെ നഷ്ടമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടത് കർമ്മസന്യാസമല്ല. അതിൽ തന്നെ ദൃഢനായി അയാൾ ആത്മവിത്തായി തീരുമ്പോൾ ആ കർമ്മസന്യാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. ഇതെല്ലാം ക്രമമായിട്ട് സാധാരണഗതിയിൽ ക്രമമായി സംഭവിക്കുന്നു. വളരെ അത്യപൂർവമായി അങ്ങനെയല്ലാതെ ഇത് സംഭവിക്കുന്നു. അപ്പോൾ ക്രമമായി സംഭവിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സാധാരണ മധ്യമാധികാരികളെ കുറിച്ചാണ് ശാസ്ത്രം മുഖ്യമായി ചർച്ച ചെയ്യുന്നത്. അതിനിവിടെ ജ്ഞാനപ്രാപ്തിക്ക് ശേഷമാണ് സർവകർമ്മ സന്യാസം പറഞ്ഞിരുന്നത്. അതായത് ഇവിടെ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം, ജ്ഞാനനിഷ്ഠയിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം വരുന്ന സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ഒരാൾ അനുഷ്ഠിക്കുന്ന കർമ്മസന്യാസമല്ല. നമ്മൾ ഒരാശ്രമത്തിൽ പോയി അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ സമീപത്ത് ചെന്ന് കാവി കൊടുക്കുന്ന കർമ്മസന്യാസത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ആ ജ്ഞാനത്തിന്റെ പരിപൂർണതയിൽ ആ വ്യക്തിയിൽ സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് വ്യക്തിയുടെ ബാഹ്യമായ ചേഷ്ട കൊണ്ട് നിർണയിക്കേണ്ടതൊന്നല്ല, ആന്തരികമായ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് അത്. അതിനെ തന്നെയാണ് ഇവിടെ വിദ്യുസന്യാസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനപ്രാപ്തി, ജ്ഞാനോത്പത്തി, സമ്യക് ദർശനം, അപരോക്ഷ ജ്ഞാനം ഇവകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ്. അതായത് ഓരോ ഒരു ശാസ്ത്രത്തിൽ ഇതേ ശബ്ദങ്ങൾ പല അർത്ഥത്തിൽ പല സന്ദർഭങ്ങളിൽ പ്രയോഗിക്കും. അങ്ങനെ വരുമ്പോൾ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ കാരണം ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നു, ശ്രവണം. ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് പോയി ഈ ആത്മവിദ്യ ശ്രവണം ചെയ്യുന്നു. അപ്പോൾ അവിടെ അതിനെയും പറയാം ജ്ഞാനപ്രാപ്തി. അത് കഴിഞ്ഞ് അയാൾ മനനം ചെയ്യുന്നു, അവിടെയും ജ്ഞാനപ്രാപ്തി എന്ന് പറയാം. സംശയവിപര്യങ്ങളെല്ലാം ദൂരീകരിച്ച് ദൃഢമായ പരോക്ഷ ജ്ഞാനം അയാൾ നേടുന്നു, അതിനെയും ജ്ഞാനപ്രാപ്തി എന്ന് പറയാം. പിന്നെ അത് സ്വാനുഭവമായി മാറുന്ന അപരോക്ഷ ദർശനം, അതിനെയും ജ്ഞാനപ്രാപ്തി എന്ന് പറയാം. ഈ സന്ദർഭങ്ങളിലെല്ലാം ജ്ഞാനോത്പത്തി സംഭവിക്കുന്നു. അതുപോലെ തന്നെ സമ്യക് ദർശനത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുന്നു, ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുന്നു, സമ്യക് ദർശനമാണ്. പക്ഷെ ഇത് തന്നെ അനുഭവത്തിൽ വരുന്നു, അതും സമ്യക് ദർശനമാണ്. അപ്പോൾ പല സന്ദർഭങ്ങളിൽ ഒരേ ശബ്ദങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ സന്ദർഭം അനുസരിച്ച് അർത്ഥവ്യത്യാസം മനസ്സിലായി പോകുന്നു. പക്ഷെ അപരോക്ഷ ജ്ഞാനം എന്ന് ഇവിടെ അദ്വൈതത്തിൽ പറയുമ്പോൾ അതിന് മാറ്റമില്ല. അപരോക്ഷ ജ്ഞാനം അല്ലെങ്കിൽ അപരോക്ഷാനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാര്യം അത് സ്വാനുഭവമായി വരുമ്പോൾ, അതൊരാൾ ശരിക്കങ്ങ് ദഹിച്ചു ചേരുമ്പോൾ അതിന് അപരോക്ഷ ജ്ഞാനം എന്ന് പറയും. അപ്പം ഇതിനെല്ലാം വ്യത്യാസം വരാം, ഇതെല്ലാം ഒന്നും ആകാം. അടുത്ത് ചോദിക്കുന്നത്, ശരീരരക്ഷയ്ക്ക് വേണ്ടിയുള്ളതൊഴികെ എല്ലാ കർമ്മങ്ങളും വെടിഞ്ഞ് തന്റെ ആത്മാനുഭവത്തെ ദൃഢപ്പെടുത്താൻ വാസനാക്ഷയവും മനോനാശവും പൂർണ്ണമാക്കാനും പ്രവർത്തിക്കുന്ന ആളാണ് വിദ്യുസന്യാസി എന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചു. അത് ഏത് പുസ്തകം കൂടി പറയണ്ടായിരുന്നു. അപ്പോൾ വിദ്യുസന്യാസി, കാരണം ഈ പുസ്തകത്തിൽ ഏത് പുസ്തകമാണ്, അപ്പൊ എനിക്ക് മനസ്സിലാവും അത് ആരാ എഴുതിയത് എന്ന് പറയട്ടു. അപ്പോൾ വിദ്യാസന്യാസിക്ക് സാധനയില്ല എന്നും കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആകാമെന്നും സ്വാമിജി പറഞ്ഞത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് വായിച്ചതെന്ന് പറയും. അത് കഴിഞ്ഞ് എനിക്കിത് വിശദീകരിക്കാൻ പറ്റും. ആരാണ് എഴുതിയിരിക്കുന്നത്, ഏത് പുസ്തകമാണ്? കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനും വായിക്കുന്നതിനുമൊക്കെ സമാധാനം പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാര്യം നടക്കത്തില്ല, നമ്മുടെ പ്രധാന പരിപാടി നടക്കത്തില്ല. എന്തായാലും ഈ ചോദ്യം വായിച്ച ആള് ഇതെല്ലാം കാര്യമായി ചിന്തിക്കുന്ന ആളാണ് എന്നുള്ളത് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാതെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ വിദ്വസന്യാസിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ആത്മാർത്ഥമായി മനനം ചെയ്യുന്നത് വളരെ സഹായിക്കും. വിദ്വസന്യാസിയെ വാസനാക്ഷയം, മനോനാശം, ഇതെല്ലാം ഇപ്പൊ പല ഗ്രന്ഥങ്ങളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജീവൻ മുക്തി വിവേകം, പഞ്ചദശി, യോഗവാസിഷ്ഠം, ഇങ്ങനെ ഈ പുസ്തകങ്ങൾ ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാരണം ഇതെല്ലാം മലയാളത്തിൽ അനുവാദം ചെയ്തിട്ടുള്ളതാണ്. മിക്കവാറും ഈ പറയുന്നയാളിത് വായിച്ചത് ഈ പറയുന്ന ആൾ പേര് വെളിപ്പെടുത്താതെ ഈ കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആയിക്കോട്ടെ, വിരോധമില്ല, പേര് വെളിപ്പെടുത്തണമെന്നില്ല. അപ്പം മിക്കവാറും ഈ മലയാളം പുസ്തകങ്ങൾ വായിച്ച് കാര്യങ്ങൾ ധരിച്ചതാണ്. അപ്പോൾ ഇത് എവിടുന്ന് എങ്ങനെ വായിച്ചു ധരിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനും പോയി ആ പുസ്തകം എടുത്ത് വായിച്ച് നോക്കി ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ വേണ്ടി വരും. എന്നാലും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് പലയിടത്തുനിന്ന് പലതും വായിച്ച് പല രീതിയിലിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പല ഗ്രന്ഥങ്ങളിലും പല ആചാര്യന്മാരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ശരിയാണ്. അതായത് വാസനാക്ഷയം, മനോനാശം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണെന്ന് വരുന്ന ഒരു പക്ഷം, ഇനി ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയുന്ന പക്ഷമുണ്ട്. അദ്വൈതികളുടെ ഇടയിൽ തന്നെ അങ്ങനെയുള്ള ആചാര്യന്മാരുമുണ്ട്. അതുമെല്ലാം വ്യക്തിയുടെ പ്രാരബ്ധ ഭേദമനുസരിച്ച്, ജ്ഞാനികളുടെ പ്രാരബ്ധ ഭേദമനുസരിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലർക്ക് മനോനാശവും വാസനാക്ഷയവും വേണ്ടി വരുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ഇക്കാര്യമെല്ലാം ജീവൻമുക്തി വിവേകത്തിലും പഞ്ചദേശിയിലും എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ചിലർക്കതൊന്നും ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പുസ്തകത്തെ പരാമർശിക്കുമ്പോൾ ഏത് പുസ്തകമാണ്, എവിടെയാണെന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായിട്ട്, കാരണം ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതോ വ്യാഖ്യാനത്തിൽ വന്ന പിശകാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വിദ്വസന്യാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ വിദ്വസന്യാസിയെ തന്നെ പലതരത്തിൽ പല ഭാഗങ്ങളിൽ പറയും. അല്ലെങ്കിൽ ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കൂട്ടർ അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ആത്മജ്ഞാനം ഉണ്ടായി ആയാലും അയാൾ ജീവൻ മുക്തനാകുന്നില്ല എന്നാണ്. അതിന്റെ ചുരുക്കം ഇതാണ്, അയാൾ മുക്തനാകുന്നില്ല. കാരണം ജീവൻ മുക്തിയിൽ ആത്മാനുഭവത്തിന്റെ അലൗകികമായ വിലക്ഷണമായ ആനന്ദം അനുഭവിക്കണം. അപ്പോൾ പ്രാരബ്ധ ബാഹുല്യം കൊണ്ട് ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായാൽ പോലും ആ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും അയാൾ മനോനാശത്തിനും പരജ്ഞാനി വാസനാക്ഷയത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്നാണ്. അവിടെ തന്നെ ഇതിനെ യോഗവുമായി ബന്ധപ്പെടുത്തിയും ബന്ധപ്പെടുത്താതെയും രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. യോഗ വേദാന്തത്തിൽ യോഗവുമായി ഈ അദ്വൈതത്തെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെ സമാധി, അതിന്റെ പരിശീലനം, അങ്ങനെ ഒരു ഭാഗത്തുകൂടി പോകുന്നുണ്ട്. വേറൊരു ഭാഗത്ത് പറയുമ്പോൾ വേറൊരു തരത്തിലുള്ള അധികാരികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അത്തരം സമാധി പരിശീലനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല, അങ്ങനെ വേറൊരു രീതി പറയുന്നുണ്ട്. ഇതെല്ലാം ആ തത്വജ്ഞാനികളുടെ പ്രാരബ്ധ ഭേദമനുസരിച്ചാണ്. ഒരു ഉദാഹരണമായിട്ടിപ്പോ ഇവിടെ ഭാഷ്യകാരൻ നമ്മളിത് ഇതിന്റെ അവസാനം വരെ 18-ാം അധ്യായം വരെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഒരിടത്തും നമുക്ക് സവികല്പം നിർവികല്പം തുടങ്ങിയ സമാധികളെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്യത്തില്ല, ഒരു ഭാഗത്തും ഒന്നും വരത്തില്ല. ആ സമയം മൗസുവനുസരിച്ച് വ്യാഖ്യാനിക്കുന്നിടത്ത് മറ്റു ചില വ്യാഖ്യാതാക്കൾ അവരെല്ലാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സമാധി ഭേദങ്ങളെക്കുറിച്ചും ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരേ വിഷയം തന്നെ പല ആചാര്യന്മാർ അധികാരി ഭേദമനുസരിച്ച് പലതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. മനസ്സനുസരിച്ച് ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭക്തിയെ മറ്റൊരു തരത്തിലാണ് ആചാര്യസ്വാമികൾ കാണുന്നത്. ഭക്തിയെ കുറിച്ച് പറയാതിരിക്കുന്നില്ല, പക്ഷേ മറ്റു തരത്തിലാണ്. ഇങ്ങനെയെല്ലാം ഉള്ള വ്യത്യാസങ്ങളുണ്ട്. അത് അദ്വൈതത്തിന്റെ കാതലായ തത്വങ്ങളിൽ ഇവിടെ വിരോധങ്ങളൊന്നുമില്ല. പക്ഷേ ബാഹ്യമായ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് ആധികാരിക ഭേദമനുസരിച്ച് ആണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റു മതസ്ഥർക്കും അവരുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്നത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ക്ഷത്രിയനായ അർജുനനോട് സ്വധർമ്മമായതിനാൽ ധർമ്മയുദ്ധം ചെയ്യാനും അതുകൊണ്ട് സ്വർഗം ലഭിക്കുമെന്നും പറയുന്നു. ഖുറാനിൽ അന്യമതസ്ഥരെ വിഗ്രഹാരാധകരെ വധിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നു. രണ്ടു കൂട്ടരും തനിക്ക് പ്രമാണങ്ങളായ ശാസ്ത്രവിധിക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇവിടെ മതം അഥവാ മതഗ്രന്ഥങ്ങൾ തന്നെ സാമൂഹിക വിഭവത്തിനും കലഹങ്ങൾക്കും കാരണമായി തീരുന്നില്ലേ? പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോ ഗീതയെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളിൽ വിവാദങ്ങളുണ്ട്. അതായത് ഗീതയിൽ ധർമ്മയുദ്ധത്തെക്കുറിച്ച് പറയുന്നു. അധർമ്മത്തിനെതിരായിട്ടാണ് ധർമ്മയുദ്ധം. അപ്പൊ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് വ്യക്തമായി ധരിച്ച ഒരുവന് മാത്രമേ അധർമ്മത്തിനെതിരായി ധർമ്മയുദ്ധം ചെയ്യാൻ സ്വധർമ്മമായി ചെയ്യാൻ പറ്റൂ. പിന്നെ ഇതിനെ ഏതൊരു തരത്തിലും ഒരു വ്യക്തിയുടെ വാസനയനുസരിച്ച് വ്യാഖ്യാനിക്കാം, തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതാണ് എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നത്. അവിടെ മതഗ്രന്ഥങ്ങളുടെ കുഴപ്പമല്ല, അതിന്റെ വ്യാഖ്യാനങ്ങളിലാണ് കുഴപ്പം വരുന്നത്. മറ്റു മതഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ മതഗ്രന്ഥത്തിൽ ശരി പറഞ്ഞിരിക്കുന്നു, മറ്റത് തെറ്റ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നിർണയിക്കണമെങ്കിൽ ആ മതഗ്രന്ഥങ്ങളിൽ നമുക്ക് ശരിയായ അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഏതൊരു മതഗ്രന്ഥത്തെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആർക്കും തെറ്റായി വ്യാഖ്യാനിക്കാം. അപ്പോ മതഗ്രന്ഥത്തെ അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാകാം ഈ മതത്തിന്റെ പേരിൽ ഈ പറയുന്ന അക്രമങ്ങളും മറ്റും നടക്കുന്നത്. അത് ശരിക്കും മതഗ്രന്ഥങ്ങളുടെ യഥാർത്ഥമായ മൗലികമായ ആശയം ആയിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗീതയും നമുക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ധർമ്മയുദ്ധത്തെയും സ്വധർമ്മത്തെയും എല്ലാം തെറ്റായി വിശദീകരിച്ച് ആൾക്കാരെ ആയുധമെടുപ്പിച്ച് മറ്റാർക്കെങ്കിലും എതിരായിട്ട് പ്രവർത്തിപ്പിക്കാൻ ഒരാൾക്ക് കഴിയും. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. ഇത് തന്നെ ഏത് മതത്തെ സംബന്ധിച്ചും സംഭവിക്കാം, ഏത് മതഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇതെല്ലാം ആകാം. അതുകൊണ്ട് അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ മതത്തിന്റെ ആശയമാണോ അതോ മതഗ്രന്ഥങ്ങളുടെ ദുർവ്യാഖ്യാനമാണോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഖുറാന്റെ കാര്യം തന്നെ എടുക്കാം. ഇവിടെയിപ്പോ നമ്മുടെ ഉപനിഷത്തിൽ പറയുന്ന ആശയമാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ ആശയങ്ങൾ. ഇതേ ആശയങ്ങൾ തന്നെയാണ് ആ ഗ്രന്ഥത്തിനുള്ളതെന്ന് പറയുന്ന വിശ്വാസികളുണ്ട്. ആ മതഗ്രന്ഥങ്ങളുടെ വിശ്വാസികളുണ്ട്, സൂഫികളും മറ്റും. അപ്പൊ അവരതിനെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇനി മറ്റൊരു കൂട്ടർ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടാവും, മനുഷ്യരെ കൊല്ലാനും മത തീവ്രവാദത്തിനും മറ്റും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പുരോഹിതന്മാരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചാണ്. അത് ആ മതഗ്രന്ഥങ്ങളുടെ മൗലികമായ സ്വഭാവമാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഈ തരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും മതഗ്രന്ഥങ്ങളുടെ, അതുകൊണ്ടെന്താണോ മതഗ്രന്ഥങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ സാമൂഹിക യുഗത്തിന് കാരണമാകാൻ വഴിയില്ല. ഏത് മതഗ്രന്ഥത്തെ എടുത്താലും അങ്ങനെ ആകാനേ വഴിയുള്ളൂ. പക്ഷെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ അത് സംഭവിക്കാം. അതിന് ഒരു മതവും അതിന് അപവാദമില്ല. കാരണം നമ്മളീ പറയുന്ന നമ്മുടെ സനാതനധർമ്മത്തിൽ തന്നെ ദീർഘകാലം ശൈവന്മാരും ശാക്തന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ അടിച്ചിട്ടുണ്ട്, ഒരുപാട് രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഗ്രന്ഥത്തിൻ്റെ, ഈ ഗ്രന്ഥങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടാണ്. ജൈനന്മാരും ബൗദ്ധന്മാരും ഇങ്ങനെ ഇവിടെയും മതകലഹങ്ങൾ ഇതിനകത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഒരു ശൈവനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണന്റെ നാമം കേൾക്കുന്നത് തന്നെ അബദ്ധം. അതുകൊണ്ട് ചെവി അടച്ച് സഞ്ചരിക്കുന്ന ശൈവന്മാരുണ്ടായിരുന്നു. വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം ശിവന്റെ നാമം കേൾക്കുന്നത് തന്നെ വലിയ പാപം. അതുകൊണ്ട് അത് കേൾക്കാതിരിക്കാൻ ചെവി ബന്ധിച്ച് നടന്നിട്ടുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രാകൃതമായ മതവിശ്വാസങ്ങളും ഇതെല്ലാം എല്ലാത്തിനും ഉള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ഇതല്ല. അതുകൊണ്ട് മതങ്ങൾ, മതങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളും ദുരാചാരങ്ങളും പലതരത്തിലുള്ള വിപത്തുകളും എല്ലാ സമൂഹത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതങ്ങളുടെയൊക്കെ യഥാർത്ഥമായ നില എന്താണ്, അത് മനസ്സിലാക്കുക, അതിനെ പ്രചരിപ്പിക്കുക. അതായിരിക്കും ഇന്നത്തെ കാലത്തും ഇനി വരുന്ന കാലത്തേക്കും യോജിച്ചിരിക്കുന്നത്. അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങളെ ആശ്രയിക്കാതിരിക്കുക. അതായത് മനുഷ്യനിൽ രാഗവും ദേഷ്യവും ഉണ്ടാക്കുകയും മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാതിരിക്കുക. അതാണ് ഏറ്റവും സ്വീകാര്യമായ മാർഗം. ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും മനുഷ്യരോട് വെറുപ്പോ വിദ്വേഷമോ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം, നമ്മുടെ ചിന്ത തെറ്റായ വഴിയിലാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് ധരിക്കാം. കാരണം ഇവിടെ തന്നെ പറയുന്നത് എന്താണ്, ഗീതയിൽ തന്നെ രാഗദ്വേഷങ്ങളൊന്നും പാടില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ്. അപ്പൊ ഗീത പഠിക്കുമ്പോൾ നമുക്ക് രാഗദ്വേഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഗീതയെ നമ്മൾ സമീപിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നാണ്. അപ്പൊ ചോദിച്ചപ്പോ യുദ്ധമോ എന്ന് ചോദിച്ചു. ഇവിടെ സാധാരണ നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധമല്ല. അപ്പൊ ചില സമയത്ത്, കാരണം മനുഷ്യൻ വിഭിന്ന വാസനകളോടുകൂടിയാണ് വരുന്നത്, ചിലർക്ക് ദുർവാസന അധികരിച്ചിരിക്കും, അവരെ ശരിയാക്കുന്നതിന് ചിലപ്പോൾ ധർമ്മ ന്യായ ബോധമനുസരിച്ച്, അത് ആധ്യാത്മിക ബോധമനുസരിച്ചല്ല, ധർമ്മനീതിയും ന്യായനീതിയും രാജനീതിയും എല്ലാം അനുസരിച്ച് ദണ്ഡം അത് പ്രയോഗിക്കേണ്ടി വരും. അതും ഈ സാമൂഹിക ഘടനയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ വരുന്നിടത്ത് പോലും അവിടെ അത് ഏറ്റവും നീതിയുക്തമായിരിക്കണം, ധർമ്മയുക്തമായിരിക്കണം. കാരണം രണ്ടു കൂട്ടരും യുദ്ധം ചെയ്യും, ഇവിടെ പാണ്ഡവന്മാരും ചെയ്തു കൗരവന്മാരും ചെയ്തു. പക്ഷെ അതിൽ ധർമ്മം എന്ന് പറയുന്ന ഒരു ഭാഗം അതിനെ സ്വീകരിക്കുന്നവൻ അതാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് മഹാഭാരതത്തിനും മറ്റും നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ധർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം, യുദ്ധത്തിനല്ല. അത് രാജനീതി അനുസരിച്ച്, ദണ്ഡനീതി അനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ വേണ്ടിവരും, ഒഴിവാക്കാൻ വയ്യാത്ത സന്ദർഭങ്ങൾ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അത് മനഃപൂർവ്വം ആരും ചെയ്യുന്നതല്ല, അത് സ്വയം സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതെങ്ങനെ ചെയ്യണം, അതാണ് ഗീത പഠിപ്പിക്കുന്നത്. അല്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുകയല്ല. ഈ പ്രകൃതി നിയമമനുസരിച്ച് അത് അപരിഹാര്യമായി തീരുമ്പോൾ, ഒഴിവാക്കാൻ വയ്യാതെ വരുന്ന സന്ദർഭങ്ങളിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് ഇവിടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗീത പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരാളെ സാധാരണഗതിയിലുള്ള യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുകയല്ല. യുദ്ധമെന്ന് പറയുന്നത് തന്നെ ഇവിടെ വിശേഷമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാഗദ്വേഷങ്ങളില്ലാതെ ദ്വന്ദ്വാതീതനായി യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ശത്രു സംഹാരമല്ല ഇവിടെ പറയുന്ന യുദ്ധം എന്നും മനസ്സിലാകുന്നു. അതുകൊണ്ട് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യാഖ്യാനങ്ങളിൽ, ദുർവ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുള്ള അപാകതകളാണ് ഈ പറയുന്ന വിപത്തുകളും കലഹങ്ങളും എല്ലാം. അല്ലാതെ ഒരു മതവും അതിന്റെ യാഥാർത്ഥ്യമായ രീതിയിൽ ഇത്തരം കലഹങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ മതഗ്രന്ഥങ്ങളുടെ ശരിയായ വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം രാഗദ്വേഷങ്ങളുള്ള വ്യക്തികൾ കലാപങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അത് മതത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഭാഷ്യകാരൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജ്ഞാനവും കർമ്മവും പ്രവൃത്തിയും. അതും ഏതൊരു പ്രവൃത്തിക്കാണോ കർത്തൃത്വബോധം ആവശ്യമായി വരുന്നത്. ഞാനിതാ ഈ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു, ഞാൻ ഈ പ്രവൃത്തി കൊണ്ട് ഇന്ന ഫലത്തെ ആഗ്രഹിക്കുന്നു, കാമിക്കുന്നു എന്നിങ്ങനെയുള്ള മാനസിക സങ്കല്പം ആവശ്യമായി വരുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുമ്പോൾ വൈദികവും ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുമ്പോൾ ഒരുവന് അതോടൊപ്പം ആത്മാവിന്റെ അസംഗതയെ ധ്യാനിച്ചുറപ്പിക്കാൻ കഴിയത്തില്ല. കാരണം രണ്ട് പരസ്പര വിരുദ്ധ സങ്കല്പങ്ങളാണ്, ഇത് ഒരേ സമയം സാധ്യമാകത്തില്ല എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ആത്മധ്യാനവും കർമാനുഷ്ഠാനവും ഒരുമിച്ചാകാം. എപ്പോ? ആത്മാവിനെ കുറിച്ച് ഇവിടെ പറയുന്ന ഈ അദ്വൈതജ്ഞാനം അല്ല എങ്കിൽ, ആത്മാവിനെ കുറിച്ച് പറയുന്ന ഈ അദ്വൈത ജ്ഞാനത്തിൽ അത്തരത്തിലുള്ള കർമ്മസങ്കല്പങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് ഇവിടെ ആചാര്യസ്വാമികളിൽ നിന്ന് നിഷേധിക്കുന്നതിന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ഒരു പ്രധാന കാരണം. ആചാര്യസ്വാമികൾ ഈ അദ്വൈത ജ്ഞാനത്തെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ സംബന്ധിച്ചുള്ള സങ്കല്പം പൊതുവെയുള്ള ധാരണ മറ്റൊന്നായിരുന്നു. അതായത് ഈ പ്രവൃത്തികളെല്ലാം ആത്മാവിൽ നടക്കുന്നു, ഈ ഫലാനുഭവങ്ങളും ആത്മാവിൽ നടക്കുന്നു എന്നായിരുന്നു. അങ്ങനെ ആത്മാവിനെ കുറിച്ച് ധാരണയുള്ള ഒരാൾക്ക് കർമാനുഷ്ഠാനവും ആത്മധ്യാനവും ഒരുമിച്ച് കൊണ്ടുപോകാം. പക്ഷേ ആചാര്യസ്വാമികൾ അതിനെ തിരുത്തുകയാണ്. അങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം ശരിയല്ല. ആത്മാവ് നിത്യമുക്തമായ വസ്തുവാണ്, അതാകർത്താവും അഭോക്താവുമാണ് എന്ന് ആത്മാവിനെ കുറിച്ച് വ്യക്തമായി ധരിപ്പിക്കുമ്പോൾ പിന്നെ മുമ്പ് പറഞ്ഞ പഴയ സങ്കല്പങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല. ഇതാണ് ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നതിന്റെ താല്പര്യം. അത് വീണ്ടും വിശദീകരിക്കുന്നിടത്ത് ഭാഷ്യത്തിൽ എന്നുവെച്ചാൽ അർജുനസ്യ പ്രശ്ന ഉപപന്നോ ഭവതി ജായസി ചേത് കർമ്മണസ്ഥി ഇത്യാദി ഏകപുരുഷ അനുഷ്ഠേയത്വ അസംഭവം ബുദ്ധികർമ്മണോ ഭഗവത പൂർവം അനുക്തം കഥം അർജുന അശ്രുതം ബുദ്ധേശ്ച കർമ്മണോ ജായസ്ത്വം ഭഗവതി അധ്യാരോപയേത് മൃഷൈവ ജായസി ചേത് കർമ്മണസ്ഥി മദാ ബുദ്ധി ഇതി. ഇവിടെ വീണ്ടും ആ സിദ്ധാന്ത ഭാഗത്തെ വിശദീകരിക്കുകയാണ്. നച്ച അർജുനസ്യ പ്രശ്ന ഉപപന്നോ ഭവതി, സമുച്ചയമാണ് ഭഗവാൻ അഭിപ്രായപ്പെട്ടിരുന്നുവെങ്കിൽ അർജുനസ്യ പ്രശ്ന, അർജുനന്റെ ഈ ചോദ്യം ന ഉപപന്നോ ഭവതി, ഉപപന്നം യുക്തം ആകുമായിരുന്നില്ല. അടുത്ത അർജുനന്റെ ചോദ്യം ചോദിക്കുന്നു, ഈ ചോദ്യം തന്നെ ശരിയാകുമായിരുന്നില്ല. എങ്ങനെയായിരുന്നെങ്കിൽ ഭഗവാൻ ഇതിന്റെ സമുച്ചയമാണ് പറഞ്ഞിരുന്നെങ്കിൽ. എന്താണ് ചോദ്യം? ജായസി ചേത് കർമ്മണസ്ഥി മതാബുദ്ധർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഭഗവാന്റെ ഈ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞതിന് ശേഷം അർജുനനടുത്ത് ചോദിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ. അങ്ങ് പറയുന്നത് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണല്ലോ. കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെങ്കിൽ അങ്ങ് എന്തിന് എന്നെ കർമ്മത്തിൽ നിയോഗിക്കുന്നു എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. കർമ്മജ്ഞാന സമുച്ചയമായിരുന്നു, അതിലായിരുന്നു അർജുനനെ നിയോഗിച്ചിരുന്നെങ്കിൽ അർജുനൻ ചോദിച്ചനെ എന്തിനാണങ്ങ് എന്നെ ഈ കർമ്മജ്ഞാന സമുച്ചയത്തിന് നിയോഗിക്കുന്നത്? മറിച്ച് അർജുനൻ അങ്ങനെയല്ല ചോദിച്ചത്. തത് കിം കർമ്മണി ഘോരേമാ, ഈ ഘോരമായ കർമ്മത്തിൽ, യുദ്ധകർമ്മത്തിൽ അങ്ങ് എന്തിന് എന്നെ പ്രേരിപ്പിക്കുന്നു എന്നാ ചോദിച്ചത് ഇത്യാദി. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം അർജുനന് വേണ്ടി ഭഗവാൻ ഇത് രണ്ടും കൂടി ഉപദേശിച്ചില്ല. ജ്ഞാനനിഷ്ഠയും കർമ്മയോഗവും ഉപദേശിച്ചില്ല എന്നാണ്. ഏകപുരുഷ്ട അനുഷ്ഠേയത്വ അസംഭവം ബുദ്ധികർമ്മണോഹോ ഭഗവത പൂർവം അനുക്തം. ബുദ്ധികർമ്മണോഹോ, ഈ ജ്ഞാനവും കർമ്മവും ഏകപുരുഷ അനുഷ്ഠേയത്വ അസംഭവം, ഒരു പുരുഷന് ഒരു കാലത്ത് അനുഷ്ഠിക്കുക അസാധ്യമാണ് എന്നുള്ള കാര്യം ഭഗവത പൂർവനുക്തം. ഭഗവാൻ അത് പറഞ്ഞില്ല എങ്കിൽ, എന്നുവെച്ചാൽ അത് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു മനുഷ്യനത് ഒരേ സമയം അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല എങ്കിൽ കഥം അർജുന, എങ്ങനെയാണ് ഈ അർജുനൻ ചോദിക്കുന്നത്? എങ്ങനെ? അശ്രുതം ബുദ്ധേശ്ച കർമ്മണോ ജായസ്തു ഭഗവതി അധ്യാരോപയേ മൃഷൈവ. താൻ കേൾക്കാത്ത ഒരു കാര്യം വ്യർത്ഥമായി എങ്ങനെ ഭഗവാൻ ആരോപിക്കും? അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ എന്നാണ്. വളച്ചു തിരിച്ച് പറയുകയാണ്, ഭഗവാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധേശ്ച കർമ്മണോ ജായസ്ത്വം അശ്രുതം, ജ്ഞാനം കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ളത് കേൾക്കാതെ ഭഗവതി ഭഗവാനിൽ മൃഷായവ തെറ്റായി അധ്യാരോപയിൽ എങ്ങനെ ആരോപിക്കും എന്നാണ്. അതായത് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടേയില്ല ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ പറഞ്ഞതായി അർജുനൻ എങ്ങനെ ഭഗവാനിൽ ആരോപിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ അർജുനൻ പറയുന്നുണ്ട് ഭഗവാൻ അങ്ങനെ പറഞ്ഞതായിട്ട്. എങ്ങനെ? ജായസി ചേത് കർമ്മണസ്ഥി മതാബുദ്ധി, അതിന്റെ വാച്യാർത്ഥം തന്നെ അങ്ങനെയാണ്. എന്താണ്? കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജായസി, മെച്ചപ്പെട്ടതാണ്, ശ്രേഷ്ഠമാണ്, മുഖ്യമാണ്. എന്ത്? ജ്ഞാനം. ഇത് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെതിനെ എടുത്തു പറയുന്നതെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ജായസി ചേത് കർമ്മണസ്ഥി മതാബുദ്ധി, പറഞ്ഞില്ല എങ്കിൽ അർജുനൻ ഇതൊരിക്കലും ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് അർജുനനോട് നീ കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ ആവശ്യപ്പെടുകയാണ് എന്നാണ്. കിഞ്ച മാത്രമല്ല. യതി ബുദ്ധികർമ്മണോഹോ സർവേഷാം സമുച്ചയുക്തസ്യ അർജുനസ്യ വിസൂക്ത ഏവേതി യച്ഛ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം ഇതി കഥം ഉഭയോരുപദേശേ സതി അന്യതര വിഷയേവ പ്രശ്നഹസ്യ. അത് മാത്രമല്ല, യതി ബുദ്ധികർമ്മണോഹോ സർവേഷാം സമുച്ചയുക്തസ്യ, എല്ലാവർക്കും വേണ്ടി, എല്ലാ അധികാരികൾക്കും വേണ്ടി എന്നർത്ഥം. ബുദ്ധികർമ്മണോഹോ, ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും സമുച്ചയുക്തസ്യ, ഭഗവാൻ സമുച്ചയമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അർജുനസ്യാപി സ ഉക്ത ഈ വേദി, അർജുനന് വേണ്ടിയും സ ഏവ ഉക്ത, അത് തന്നെയാണ് പറഞ്ഞത്. എന്ത് സമുച്ചയം? അർജുനനോടും പറഞ്ഞ എന്താണ്? തത്വജ്ഞാന നിഷ്ഠയും കർമ്മയോഗ അനുഷ്ഠാനവും ആയിരുന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ യച്ഛ്രേയ ഏതയോ രേഹം, ഇവിടെ അഞ്ചാം അധ്യായത്തിൽ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്, ഏതയോഹോ ഈ രണ്ട് നിഷ്ഠകളിൽ, കർമ്മജ്ഞാന നിഷ്ഠകളിൽ യച്ഛ്രേയ ഏതാണ് ശ്രേയസ്സായിട്ടുള്ളത്? തന്മേ ബ്രൂഹി സുനിശ്ചിതം, അതെന്നോട് അങ്ങ് നിശ്ചിതമായി പറയുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതങ്ങ് എന്നോട് വ്യക്തമായി തന്നെ പറയണമെന്ന് അർജുനൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ സമുച്ചയമാണ് ഉപദേശിച്ചിരുന്നു എങ്കിൽ വീണ്ടും അർജുനൻ ഇങ്ങനെ വ്യക്തമായി പറയണം, രണ്ടിൽ ഒന്ന് ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെടുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ അർജുനൻ ഇങ്ങനെ രണ്ടിൽ ഏതാണ് യച്ഛ്രേയ എനിക്ക് ശ്രേയസ്കരമായിരിക്കുന്നത് എന്ന് വേർതിരിച്ച് ചോദിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാം ഭഗവാൻ സമുച്ചയം ഉപദേശിച്ചിട്ടില്ല എന്ന്. ഇതി കഥം ഉഭയോഹോ ഉപദേശേ സതി അന്യതര വിഷയേവ പ്രശ്നസ്യ. ഉഭയോഹോ ഉപദേശിച്ചത് രണ്ടും ഉപദേശിച്ചുവെങ്കിൽ, രണ്ടും നീ ചെയ്യൂ എന്ന് ഉപദേശിച്ചുവെങ്കിൽ അന്യതര വിഷയേവ പ്രശ്നസ്യ, എങ്ങനെ ഒന്നിനെ കുറിച്ച് മാത്രം ചോദിക്കും, ഇതിലേതെങ്കിലും ഒന്ന് പറയൂ, അത് കർമ്മമാണോ ജ്ഞാനമാണോ ഏതോ ആയിക്കൊള്ളട്ടെ, ഒന്നിനെ സംബന്ധിച്ച് അർജുനൻ ചോദിക്കുന്നുള്ളൂ. ഏതയോഹോ ദിവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു രണ്ടിലൊന്നോ, ഈ രണ്ടെണ്ണത്തിൽ ഒന്നോ, അന്യതര വിഷയം രണ്ടിലൊന്നിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഉപദേശം കഴിഞ്ഞതിന് ശേഷവും അർജുനൻ രണ്ടിൽ ഒന്നിനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഭഗവാൻ രണ്ടും കൂടിയല്ല ഉപദേശിച്ചത്, രണ്ടിലേതോ ഒന്നാണ്. അത് ഏതാണെന്ന് അർജുനൻ വ്യക്തമായി ധരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്നർത്ഥം. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുന്നു. നഹി പിത്തപ്രശമാർത്ഥിനോ പിത്തപ്രശമനാർത്ഥിനോ വൈദ്യേന മധുരം ശീതം ച ഭോക്തവ്യം ഇത്യുപദിഷ്ടേ തയോരന്യതര പിത്തപ്രശമന കാരണം ബ്രൂഹി ഇതി പ്രശ്ന സംഭവതി. ഒരു രോഗിക്ക് പിത്തം അധികരിച്ചിരിക്കുകയാണ്, അയാൾ എന്ത് ചെയ്യുന്നു? ആ പിത്തത്തെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വാദപിത്ത കഫങ്ങൾ, അതിൽ വരുന്ന വൈഷമ്യമാണ് രോഗത്തിന് കാരണം. ഇതറിയാമെന്നുള്ള ഒരാള് തന്നിൽ പിത്തം ദോഷം അധികരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വൈദ്യനെ സമീപിച്ചു. അപ്പോൾ വൈദ്യൻ ഉപദേശിക്കുകയാണ് മധുരം ശീതം ച ഭോക്തവ്യം എന്ന് പറഞ്ഞു. ഈ പിത്തപ്രശമനത്തിനായി മധുരവും ശീതവുമായ പഥ്യം സ്വീകരിക്കാൻ പറഞ്ഞു. മധുരമായതും ശീതമായതും കഴിച്ചു കഴിഞ്ഞാൽ പിത്തത്തിന് പ്രശമനം വരും എന്നാണ് വൈദ്യശാസ്ത്ര സിദ്ധാന്തം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സമുച്ചയം. അയാൾ സേവിക്കേണ്ട പഥ്യസേവയിൽ മധുരവും ശീതവും രണ്ടും കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വിവേകമുള്ള ഒരു രോഗി വൈദ്യനിൽ നിന്ന് ഇങ്ങനെ ഒരു ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കുന്ന എന്താണ്? കേവലം മധുരം മാത്രമല്ല, കേവലം ശീതം മാത്രമല്ല പിത്തത്തെ ശമിപ്പിക്കുന്നത്, മറിച്ച് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ താൻ സേവിക്കേണ്ടത് ഇത് രണ്ടും കൂടി ചേർന്നെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മധുരം ശീതം ച ശബ്ദം ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി ചേർത്ത്. ഇത് ഒരു വ്യക്തി ധരിച്ചു കഴിഞ്ഞാൽ വൈദ്യനിൽ നിന്നും പിന്നീട് അയാൾ തയോരന്യതര പിത്തപ്രശമന കാരണം ബ്രൂഹി എന്നൊരു ചോദ്യം അയാളിൽ നിന്നുണ്ടാകാൻ വഴിയില്ല. കാരണം വൈദ്യന് ഉപദേശിച്ചിരിക്കുന്ന എന്താണ്? മധുരവും ശീതവും രണ്ടും ഒരുമിച്ച് സേവിക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞിട്ട് അയാൾ ചോദിക്കുകയാണ്, ഈ പിത്തത്തെ നശിപ്പിക്കുന്നതിന് മധുരമാണോ സേവിക്കേണ്ടത് അതോ ശീതമാണോ എന്നൊരു ചോദ്യം അയാൾക്ക് ഉന്നയിക്കാനുള്ള അവകാശമില്ല. കാരണം വൈദ്യൻ പറഞ്ഞപ്പോൾ മധുരം ശീതം ച എന്ന് പറഞ്ഞു കഴിഞ്ഞു. സമുച്ചയം രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് അയാളോട് സേവിക്കാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? തയോര അന്യതര പിത്തപ്രശമന കാരണം ബ്രൂഹി, ഇതിൽ ഏതാണ് ഈ പിത്തത്തെ നശിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത് അത് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് രണ്ടാമതൊരു ചോദ്യം ആ രോഗിയിൽ നിന്ന് വരാൻ പാടില്ല. ഇതി പ്രശ്ന ന സംഭവതി, അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും സംഭവിക്കത്തില്ല, ഒരു ചോദ്യം വരത്തില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അതിസമുച്ചയം ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ സംബന്ധിച്ച് ഏതാണ് ആ പിത്തത്തെ നശിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നതെന്നൊരു ചോദ്യം വിവേകശാലിയായ ഒരുവനിൽ നിന്നും പറഞ്ഞ ഉപദേശം മനസ്സിലാക്കിയ ഒരാളിൽ നിന്നും വരത്തില്ല എന്ന്. അതുപോലെ ജ്ഞാനകർമ്മങ്ങളുടെ ജ്ഞാനം കർമ്മച്ച എന്ന് സമുച്ചയമായിട്ടാണ് ഭഗവാൻ ഉപദേശിച്ചതെങ്കിൽ അത് മനസ്സിലാക്കിയ വിവേകശാലിയായ അർജുനനിൽ നിന്നും തിരിച്ച് ഇതിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരമായിരിക്കുന്നത്, ഏതാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്നൊരു ചോദ്യം വരത്തില്ല. കാരണം രണ്ടും അനുഷ്ഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വീണ്ടും ഒരു സംശയം വരികയാണ്. അഥ പക്ഷാന്തരത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം. എന്താണ്? അർജുനസ്യ ഭഗവതുക്ത വചന അർത്ഥ വിവേക അനവധാരണ നിമിത്ത പ്രശ്ന കൽപ്പിയത തഥാപി ഭഗവത പ്രശ്ന അനുരൂപം പ്രതിവചനം ദേയം മയാ ബുദ്ധികർമ്മണോഹ സമുച്ചയ ഉക്ത കിമർത്ഥം ഇത്ഥം ത്വാം ത്വം ഭ്രാന്തോസി ഇതി. ഇനി മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണോ, അർജുനന് ഭഗവാൻ ഉപദേശിച്ച് മനസ്സിലായില്ല. ഭഗവാൻ ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും വെവ്വേറെ അധികാരികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉപദേശിച്ചെങ്കിലും അർജുനസ്യ ഭഗവത് ഉക്ത വചന അർത്ഥ വിവേക അനവധാരണ നിമിത്ത പ്രശ്ന. അർജുനന് ഭഗവതുക്ത വചനം, ഭഗവാൻ ഉപദേശിച്ചതായ ആ വചനത്തിന്റെ അർത്ഥത്തെ വിവേചിച്ച് അറിയുന്നതിനുള്ള അനവധാരണം, ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ പറഞ്ഞ അർത്ഥത്തെ വേർതിരിച്ച് അറിയുന്നതിനുള്ള മനസ്സാന്നിധ്യം ആ യുദ്ധരംഗത്ത് അർജുനന് നഷ്ടപ്പെട്ട് അതുകൊണ്ട് പ്രശ്നം കൽപ്പിയത്. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അതായത് ഭഗവാൻ പറഞ്ഞ എന്തായിരുന്നു? സമുച്ചയം തന്നെ. അങ്ങനെ നമുക്ക് ചിന്തിക്കാം, ആ സമുച്ചയം അർജുനന് മനസ്സിലായി. മനസ്സിലാക്കാത്തതുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടതെന്ന്. അങ്ങനെ ആയാലോ പറയുന്നു തഥാപി, ശരി അങ്ങനെ കരുതിക്കോളൂ. ഭഗവത പ്രശ്ന അനുരൂപം പ്രതിവചനം ദേയം, അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ മറുപടി ഈ തരത്തിലായിരിക്കുകയില്ല, മറിച്ച് അർജുനന്റെ ചോദ്യത്തിന് പ്രശ്ന അനുരൂപം, ആ ചോദ്യത്തിന് അനുരൂപമായിരുന്നേനെ. എങ്ങനെ മറുപടി പറഞ്ഞനെ? പ്രതിവചനം ദേയം, ഭഗവാൻ ഇങ്ങനെയായിരിക്കും മറുപടി പറയുന്നത്. എങ്ങനെ? മയാ ബുദ്ധികർമ്മണോഹ സമുച്ചയ ഉക്ത, ഞാൻ ജ്ഞാനകർമ്മങ്ങളുടെ സമുച്ചയമാണ് നിന്നോട് പറഞ്ഞത്. എപ്പോ? അർജുനൻ ചോദിക്കുകയാണ് യച്ഛ്രേയ ഏതയോരേഹം ഏകം തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്ന് അഞ്ചാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ശ്രേയസ്കരമായിരിക്കുന്നത് അങ്ങ് എന്നോട് വ്യക്തമായി പറയണം എന്ന് അർജുനൻ ചോദിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി, അർജുനൻ ഇതുവരെ ഭഗവാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞേനെയെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. എന്താണ്? ബുദ്ധികർമ്മണോഹ സമുച്ചയുക്ത, ഞാൻ നിന്നോട് പറഞ്ഞത് ജ്ഞാനകർമ്മ സമുച്ചയമാണ്, ജ്ഞാനകർമ്മങ്ങളുടെ സമുച്ചയമാണ് പറഞ്ഞത്. കിമർത്ഥം ഇത്ഥം ത്വം ഭ്രാന്തോസി, കിമർത്ഥം എന്തുകൊണ്ട് ഇത്ഥം ഇപ്രകാരം നീ ഭ്രാന്തനായി എന്ന് പറഞ്ഞാൽ നീ വിവേകശൂന്യനായി തീർന്നു, ഞാൻ നിന്നോട് സമുച്ചയമാണല്ലോ പറഞ്ഞത്. ഇതി ഇപ്രകാരമായിരുന്നേ ഭഗവാൻ മറുപടി ഇവിടെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അർജുനനെ ഞാൻ പറഞ്ഞത് നീ ധരിച്ചിട്ടില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. നതുപുന പ്രതിവചനം അനുപപന്നം പൃഷ്ഠാധന്യദേവ. പക്ഷേ ഇവിടെ പറയുന്ന മറുപടി ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത്. ഇവിടെ പ്രതിവചനം, ഭഗവാന്റെ മറുപടി എന്താണ്? അനനുരൂപം. അനുരൂപമായിട്ടല്ല, മറിച്ച് എന്താണ്? പൃഷ്ഠാത് അന്യദേവ. ചോദിച്ചതിൽ നിന്നും മറ്റൊന്നായിട്ട് എങ്ങനെ? ദേവനിഷ്ഠേ മയ പുര പ്രോക്തേ ഇതി വക്തം നക്രയുക്തം. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ ശരിയാകത്തില്ല. സമുച്ചയം എന്നല്ല പറഞ്ഞത്. അവിടെ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു, ദേവനിഷ്ഠേ മയ പുര പ്രോക്തേ, നിന്നോട് ഞാൻ രണ്ട് നിഷ്ഠയാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട്, അത് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ രണ്ടാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മൂന്നാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു, നിന്നോട് ഞാൻ രണ്ട് നിഷ്ഠകളാണ് പറഞ്ഞത്. ജായസീരേ കർമ്മണസ്ഥേർ മതാബുദ്ധർ എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ അവിടെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്, ദേവ് നിഷ്ഠേ മയാ പുരാപ്രൊക്കെ, നിന്നോട് ഞാൻ രണ്ട് നിഷ്ഠകളാണ് പറഞ്ഞത്. അല്ലാതെ നിന്നോട് സമുച്ചയമായി ജ്ഞാനകർമ്മങ്ങൾ ഞാൻ പറഞ്ഞു, നീ അത് മനസ്സിലാക്കിയില്ല, നിനക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് എന്നൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ടെന്താണ്? അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ ശരിയായി ധരിക്കാതെ ഭഗവാനോട് വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്, ജായസീജയ കർമ്മണസ്ഥ എന്ന് കരുതുന്നതും ശരിയല്ല. അതുകൊണ്ടെന്താണ്? തന്റെ സിദ്ധാന്തത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, നാ വിസ്മാർത്തേ നൈവ കർമ്മണ ബുദ്ധേഹേ സമുച്ചയേ അഭിപ്രേതേ വിഭാഗവചനാദി സർവം ഉപപന്നം. അതുകൊണ്ടെന്താണ്? സ്മാർത്ഥ കർമ്മവുമായിട്ടും ബുദ്ധിയുടെ സമുച്ചയം ഭഗവാന് താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഭാഗവചനം ദേനിഷ്ഠേ മയ പുര പ്രോക്തേയെന്നും യച്ഛ്രേയ ഏതയോരേകം തന്മയെ ബ്രൂഹി സ്വനിശ്ചിത എന്നും ഇതിന് രണ്ടും വേർതിരിച്ച് പറയുന്നു, ഇതൊന്നും ശരിയാകുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ടെന്താണ്? ശ്രോതമോ സ്മാർത്ഥവുമായ ശ്രുതിയിൽ വിധിച്ചിട്ടുള്ളതോ സ്മൃതിയിൽ വിശദീകരിക്കുന്നതോ ആയ ഒരു കർമ്മങ്ങളുമായിട്ടും ഈ പറയുന്ന തത്വജ്ഞാനത്തെ നിങ്ങൾക്ക് യോജിപ്പിക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, എന്താണ്? കിഞ്ച ക്ഷത്രിയസ്യ യുദ്ധം സ്മാർത്ഥം കർമ്മ സ്വധർമ്മ ഇതി ജാനതഃ തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി ഇതി ഉപാലംബോ അനുപന്നഃ. അത് മാത്രമല്ല, എന്താണ്? അർജുനൻ ഇവിടെ ഭഗവാനെ കുറ്റപ്പെടുത്തുകയാണ്, ഉപാലംബം കുറ്റപ്പെടുത്തുകയാണ്. അത് ശരിയാകത്തില്ല. എങ്ങനെ? തത്കിം കർമ്മണി ഘോരേ മാം, ആ ഘോരമായ കർമ്മത്തിൽ അങ്ങ് എന്നെ എന്തിനു നിയോഗിക്കുന്നു, പ്രേരിപ്പിക്കുന്നു? മൂന്നാം അധ്യായത്തിൽ എങ്ങനെ? ക്ഷത്രിയസ്യ യുദ്ധം ധർമ്മ സ്മാർത്ഥം കർമ്മ സ്വധർമ്മ ഇതി ജാനത. ഇതാ ക്ഷത്രിയൻ അറിയാം, യുദ്ധം എന്ന് പറയുന്ന കർമ്മം ഇത് സ്മാർത്ഥമാണ്, ഇത് സ്വധർമ്മമാണ് എന്നെല്ലാം അറിയുന്ന ഈ അർജുനൻ ഭഗവാനോട് എന്തിനാ പറയുന്നത്, എന്തിനാണ് കർമ്മത്തെ എന്നെ നിയോഗിക്കുന്നതെന്ന്? എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരത്തെ സമുച്ചയമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങ് എന്നെ എന്തിന് കർമ്മത്തിൽ നിയോഗിക്കുന്നു എന്ന് അർജുനൻ ചോദിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് താൻ പറഞ്ഞു വന്ന വിഷയത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. തസ്മാ ഗീതാശാസ്ത്രീ ഈശൻ മാത്രേണാവി ശ്രോതേന സ്മാർത്തേന വ കർമ്മണ ആത്മജ്ഞാനസ്യ സമുച്ചയോ ന കേനചിത് ദർശയിതും ശക്യഹ. അതുകൊണ്ടെന്താണ് തസ്മാ ഗീതാശാസ്ത്രേ? ഗീതാശാസ്ത്രത്തിൽ ഈശൻ മാത്രേണാവി ലേശം പോലും, ശ്രൗതേന സ്മാർത്ഥേനവാ കർമ്മണ, ശ്രൗതമോ സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മവും ആത്മജ്ഞാനവുമായിട്ട് സമുച്ചയം എന്ന കേനചിത് ദർശയിതും ശക്യം, ഒരാൾക്കും തന്നെ അതിനെ ദർശിപ്പിക്കാൻ കാണിച്ചു തരാൻ സാധ്യമല്ല എന്നാണ് എന്ന് പറഞ്ഞ് പൂർവ്വ വ്യാഖ്യാതാക്കളെ ഇവിടെ വ്യാഖ്യാനത്തെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് എന്നർത്ഥം. എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു വാദത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വിശദമായി ചർച്ച ചെയ്യേണ്ടി വരുന്ന എന്തുകൊണ്ട്? ഒന്ന്, ഇത്തരത്തിൽ ഗീതയെ മുമ്പ് ഉള്ള വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിരുന്നു. രണ്ടാമതായി വരുന്നതാണ് മുഖ്യം. മുമ്പ് ഉള്ള വ്യാഖ്യാതാക്കൾ ഈ ഗീതയിൽ നിന്നും വെളിപ്പെടുത്തിയ ആത്മതത്വം, അതല്ല ആചാര്യസ്വാമികൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആചാര്യസ്വാമികൾ വെളിപ്പെടുത്തുന്ന ആത്മതത്വം അദ്വൈത ജ്ഞാനം അതല്ല മുമ്പുള്ളവർ ഇവിടെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പൊ അവർ വെളിപ്പെടുത്തിയ ആത്മതത്വവും കർമാനുഷ്ഠാനവും യോജിച്ചു പോകും ഒരേ സീൻ. പക്ഷേ ആചാര്യസ്വാമികൾ ഗീതയിൽ കണ്ടെത്തിയ ആത്മതത്വം അത് കർമ്മത്തിനോട് യോജിക്കുന്നതല്ല. അപ്പൊ താൻ കണ്ടെത്തിയതായ ആ ആത്മതത്വത്തെ അതും എന്നും പാരമ്പര്യവും മറ്റുമുണ്ട്, എന്നാലും അത് സംശയ ഭ്രമരഹിതമായി ഇവിടെ ആചാര്യസ്വാമികൾ പ്രഖ്യാപിക്കുന്ന അവതരിപ്പിക്കുന്ന ആ ആത്മതത്വം അതിനോട് അതിനെ ഗ്രഹിക്കുന്ന ഒരുവന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ ഈ കർമ്മ സമുച്ചയം സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ തന്നെ സ്വാഭാവികമായി വരാമെന്നുള്ള മറ്റു ചില കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യേശേതു അജ്ഞാന രാഗാദിദോഷതോവ കർമ്മണി പ്രവൃത്തസ്യ യജ്ഞേന ദാനേന തപസാവ വിശുദ്ധസത്വസ്യ ജ്ഞാനം ഉത്പന്നം പരമാർത്ഥതത്വവിഷയം ഏകമേവ ഇദം സർവം ബ്രഹ്മ അകർത്തൃച്ച ഇതി തസ്യ കർമ്മണി കർമ്മപ്രയോജനേച നിവൃത്തേവി ലോകസംഗ്രഹാർത്ഥം യത്നപൂർവം യഥാ പ്രവൃത്ത തഥൈവ കർമ്മണി പ്രവൃത്തസ്യ യത് പ്രവൃത്തിരൂപം ദൃശ്യത്തെ നതത് കർമ്മ യേന ബുദ്ധിഹ സമുച്ചയ സ്യാത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സമാധാനമോടുകൂടെ പറയുന്നത്, യസ്യതു ഒരു വ്യക്തി ഒരു ജീവൻ അജ്ഞാനാത് രാഗാദിദോഷതോ വാ കർമ്മണി പ്രവൃത്തസ്യ അജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ രാഗാദിദോഷങ്ങളെ കൊണ്ടയാൽ കർമ്മത്തിൽ പ്രവർത്തിച്ചു, കർമ്മത്തിലേക്ക് അയാൾ പ്രവർത്തിച്ചു പോയി. അതിനും പറയുന്ന കാരണം നോക്കുക, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ പറയുന്നത് എന്താണ്, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇച്ഛയെ മാത്രം ആശ്രയിച്ചിട്ടെന്നാണ് നമ്മൾ കരുതുന്നത്. കർമ്മത്യാഗത്തെക്കുറിച്ച് നമ്മൾ കരുതുന്നത് അങ്ങനെയാണ്. എന്താണ് അത്? തന്റെ ഒരു ജീവന്റെ ഇച്ഛയെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് കർമ്മത്തെ ത്യജിക്കുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ബോധപൂർവമായിട്ടുള്ള ഇച്ഛയെ മാത്രം ആശ്രയിച്ചിട്ടല്ല മനസ്സെന്താണ് അജ്ഞാന, അജ്ഞാനം അതിനൊരു കാരണമാണ്. രാഗാദിദോഷതോ വാ പ്രകടമായിരിക്കുന്ന രാഗാദിദോഷങ്ങളും സംസ്കാരരൂപത്തിൽ അന്ധകരണത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന രാഗാദിദോഷങ്ങളും ഇതെല്ലാമാണ് ഒരു ജീവനെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുവൻ എന്തായാലും കർമ്മത്തിലേക്ക് പ്രവർത്തിച്ചു, അവിടെ എന്ത് ചെയ്തു, യജ്ഞേന ദാനേന തപസാവ വിശുദ്ധ സത്വസ്യ. ഇത് യജ്ഞദാന തപസ്സുകളെല്ലാം ചിത്തശുദ്ധിക്ക് കാരണമാണ്. 18-ാം അധ്യായത്തിൽ പറയും ത്യാജ്യം, അതൊന്നും ഉപേക്ഷിക്കരുത് എന്ന് പറയും. അപ്പോൾ അത്തരം കർമ്മങ്ങൾ, ഇത് പറയുന്ന ആർക്കു വേണ്ടിയിട്ട്, വൈദികമായ സ്മാർത്ഥമായ വിധികൾക്കനുസരിച്ച് അത്തരം നിഷ്ഠയിൽ വർണ്ണ ആശ്രമ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നവരെ ഉദ്ദേശിച്ച് പറയുകയാണ് യജ്ഞദാന തപസ്സുകൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരുവൻ അനുഷ്ഠിച്ച് അവന് കാമനയുണ്ടായിരുന്നു, പക്ഷെ അവനെന്ത് ചെയ്തു, കർമ്മത്തെ കർമ്മയോഗമാക്കി അനുഷ്ഠിച്ച് വിശുദ്ധ സത്വസ്യ, അയാൾക്ക് ചിത്തശുദ്ധി ഉണ്ടായി. അയാൾക്കെന്ത് ചെയ്തു, ജ്ഞാനം ഉത്പന്നം പരമാർത്ഥ തത്വ വിഷയം, പരമാർത്ഥ തത്വത്തെ സംബന്ധിച്ചുള്ള, അതായത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള, ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം അയാളിൽ ഉണ്ടായി. ഒരു ജീവനിൽ എങ്ങനെ, എന്താണ് ആ ജ്ഞാനത്തിന്റെ സ്വരൂപം, ഏകമേവ ഇദം സർവം ബ്രഹ്മ അകർത്തൃച്ച, അതാണ് അയാൾക്കുണ്ടായ ജ്ഞാനം. സർവം കൽവിതം ബ്രഹ്മ, ഏകമേവ ഇദം സർവം ബ്രഹ്മ, ഏകമേവ ബ്രഹ്മ, ഈ കാണുന്ന സർവവും ആ പരമാത്മാവ് തന്നെ അകർത്തൃച്ച, അജ്ഞാനം നശിച്ച് മനസ്സിലായി അത് അകർത്താവുമാണ്. തസ്യ കർമ്മണി കർമ്മപ്രയോജനേച നിവൃത്തേവി, അയാളിൽ നിന്നെന്താണ് കർമ്മം നിവർത്തിച്ചു, തത്വത്തിൽ നിവർത്തിച്ചു എന്നർത്ഥം. എന്നുവെച്ചാൽ ബാഹ്യമായി അയാൾ കർമ്മത്തെ മാറ്റിവെച്ചിട്ട്, പക്ഷെ കർമ്മം അയാളിൽ നിന്ന് ഇല്ലാതെയായി. അഹന്തയും മമതയും രാഗദോഷങ്ങളും അജ്ഞാനവും ഉള്ളിടത്തെ കർമ്മത്തിന് നിലനിൽപ്പുള്ളൂ, കർമ്മയോഗത്തിനും അവിടെയാണ് നിലനിൽപ്പ്. ഇവിടെ എന്ത് ചെയ്തു, കർമ്മം നിവർത്തിച്ചു, കർമ്മപ്രയോജനേച്ച നിവൃത്തി. അങ്ങനെ ഏത് പറയാണ്, എന്തുകൊണ്ട് കർമ്മപ്രയോജനവും നിവർത്തിച്ചു. ഇവിടെയും നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ട്. കർമ്മത്തിന്റെ പ്രയോജനം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് കർമ്മം സ്വയം തന്നെ പിൻവാങ്ങിക്കോളും. കർമ്മപ്രയോജനം അതും അയാൾക്ക് സിദ്ധമായി കഴിഞ്ഞു. അങ്ങനെ ഒരവസ്ഥയിൽ അയാൾക്ക് ജ്ഞാനം ഉത്പന്നമായ സമയത്ത് ജനകനം മറ്റും ലോകസംഗ്രഹാർത്ഥം, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന്റെ യോഗക്ഷേമങ്ങൾക്ക് വേണ്ടി. കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ യോഗക്ഷേമം മഹാമ്യഹം. അപ്പൊ ലോകത്തിന്റെ യോഗക്ഷേമങ്ങൾക്ക് വേണ്ടി യത്നപൂർവം, ഒരു അജ്ഞാനിയെപ്പോലെ പരിശ്രമപൂർവം, അജ്ഞാനിയായിട്ടല്ല അതുകൊണ്ടാണ് പറഞ്ഞു അജ്ഞാനിയെപ്പോലെ. അയാളും എന്ത് ചെയ്യുന്നു, ആലോചിച്ച് ചിന്തിച്ച് പരിശ്രമപൂർവം യഥാപ്രവൃത്ത, അയാളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ലോകസംഗ്രഹ പ്രവൃത്തികളിൽ. മുമ്പ് അജ്ഞാനി എങ്ങനെയാണോ യത്നപൂർവം പ്രവർത്തിച്ചത് അതുപോലെ, അതാണ് യത്നപൂർവം യഥാപ്രവൃത്ത. മുമ്പ് അജ്ഞാനാവസ്ഥയിൽ യത്നപൂർവം പ്രയത്നപൂർവകമായി എങ്ങനെയാണോ അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തഥൈവ കർമ്മണി പ്രവൃത്തസ്യ, അതേപോലെ തന്നെ യത്നപൂർവമായി അയാൾ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവന്റെ യത് പ്രവൃത്തി രൂപം ദൃശ്യതേ, അയാളിൽ കാണുന്നത് പ്രവൃത്തിയല്ല മറിച്ചോ പ്രവൃത്തി രൂപമാണ്. രൂപം എന്ന് പറഞ്ഞാൽ ഛായ, നിഴൽ. അയാൾ കാണുന്നത് എന്താണ്? അതുകൊണ്ടാണ് രൂപം എന്നുള്ള ശബ്ദം അവിടെ പ്രത്യേകം പ്രയോഗിച്ചിരിക്കുന്നത്. അയാൾ കാണുന്നത് പ്രവൃത്തിയല്ല മറിച്ച് എന്താണ്, പ്രവൃത്തി രൂപമാണ്, പ്രവൃത്തി ഛായയാണ്. പിന്നെ പ്രവൃത്തിയെന്ന് ഗണിക്കാൻ പാടില്ല. നതത് കർമ്മ, അത് കർമ്മമല്ല. അവിടെയും ഞാനീ കർമ്മം ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിക്കും. അതിന് സമാധാനം പറയണ് അത് കർമ്മമേ അല്ല എന്നർത്ഥം. കർമ്മം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതും സാങ്കേതികമായി പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദമാണ്. അവിടെ അജ്ഞാനം വേണം, അഹന്ത വേണം, മമത വേണം, രാഗദ്വേഷങ്ങളെല്ലാം വേണം, എന്നാലേ അത് കർമ്മമാകത്തുള്ളൂ. കാമന വേണം, അത് കർമ്മമേ അല്ല. ഏന ബുദ്ധേഹി സമുച്ചയം ചെയ്യാതെ, അതുകൊണ്ട് എന്താണ്, അവിടെ ജ്ഞാനവുമായിട്ട് സമുച്ചയം സംഭവിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ആത്മാവിന്റെ പരമാർത്ഥമായ ജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഒരു കൂട്ടർ ജ്ഞാനവും കർമ്മവും സമുച്ചയിക്കാം എന്ന് വാദിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുകയും വാശി പിടിച്ച് സമർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ തത്വജ്ഞാനിയുടെ കർമ്മം ആദ്യം അത് കർമ്മമാണെന്നുള്ള ധാരണ തന്നെ മാറ്റുക. അത് കർമ്മമല്ല, കർമ്മത്തിന്റെ പട്ടികയിൽ പെടുന്നില്ല. പിന്നെന്താണത്? അത് കർമ്മഛായയാണ്. അതായത് അജ്ഞാനിയായ ഗുരുവന്റെ ദൃഷ്ടിയിൽ അവൻ കർമ്മമായിട്ട് ധരിക്കുന്നു, അല്ലെങ്കിൽ അവന് അത് കർമ്മം പോലെ തോന്നുന്നു. വാസ്തവത്തിൽ അത് കർമ്മമല്ല. അതുകൊണ്ട് അത്തരം പ്രവൃത്തികളെ ആ ജ്ഞാനിയുടെ ജ്ഞാനവുമായിട്ട് ചേർത്തിട്ട് ആ ജ്ഞാനിയിലും അവിടെ കർമ്മ ജ്ഞാന സമുച്ചയം സംഭവിച്ചിരിക്കുന്നുവല്ലോ എന്ന് ശങ്കിക്കാൻ പാടില്ല. ഏന ബുദ്ധിയെ സമുച്ചയ, കർമ്മമല്ല, കർമ്മമായിരുന്നെങ്കിൽ ശരി, നിങ്ങൾക്ക് അതിനെ ബുദ്ധിയുമായി ജ്ഞാനവുമായി സമുച്ചയിക്കാമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജ്ഞാനിയെ സംബന്ധിച്ച്, ജ്ഞാനിയുടെ കർമ്മത്തെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ചോദ്യവും ചോദിക്കാൻ വാസ്തവത്തിൽ അവകാശമില്ല. കാരണം അത് കർമ്മമേ അല്ല. അതുകൊണ്ട് തന്നെ കർമ്മത്തെ സംബന്ധിക്കുന്ന യാതൊരു ചോദ്യങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല. യഥാ, ഒന്നുകൂടി വിശദീകരിക്കുന്നു, ഭഗവതോ വാസുദേവസ്യ ക്ഷാത്രധർമ്മചേഷ്ഠിതം ജ്ഞാനേന സമുച്ചീയതേ പുരുഷാർത്ഥ സിദ്ധയേ തദ്വത് തദ്ഫല അഭിസന്ധി അഹങ്കാരഭാവസ്യ തുല്യത്വാദ് വിദുഷ. യഥാ ഭഗവതോ വാസുദേവസ്യ, സാധാരണ ജ്ഞാനികളിൽ നിന്നും ഭഗവാനെ വേർതിരിച്ചു കാണിക്കുകയാണ്. എന്തുകൊണ്ട്? അവതാരമായതുകൊണ്ട്. വാസുദേവൻ അവതരിച്ചാണെന്ന് പറഞ്ഞു. അപ്പോ ആ അവതാര പുരുഷനായ വാസുദേവന്റെ ക്ഷാത്രധർമ്മചേഷ്ഠിതം, ക്ഷാത്രധർമ്മം കൊണ്ട്, ക്ഷാത്രധർമ്മം രജോഗുണം, അതുകൊണ്ട് പ്രേരിതമായ കർമ്മങ്ങൾ എന്നത് സ്വേച്ഛയാ തന്നെ പറഞ്ഞല്ലോ, വൈഷ്ണവീം മായാം സ്വാം സ്വീകൃത്യ, തന്റെ വൈഷ്ണവിയായിരിക്കുന്ന മായയെ സ്വീകരിച്ച് അതിന്റെ രജോഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് രാജ്യഭരണം, യുദ്ധം, പ്രജാപരിപാലനം തുടങ്ങി അനേക അവതാര ലീലകൾ ചെയ്തത് ജ്ഞാനേന സമുച്ചയതേ, അതിനെയൊന്നും തത്വജ്ഞാനവുമായിട്ട് സമുച്ചയിക്കരുത്. തത്വജ്ഞാനവും അതും ആയിട്ട് സമുച്ചയിക്കരുത്. എന്തുകൊണ്ട്? എങ്ങനെ? പുരുഷാർത്ഥ സിദ്ധി. ഇതെല്ലാം ഭഗവാൻ പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടി അനുഷ്ഠിച്ചതാണ്. അതുകൊണ്ട് പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടി, പുരുഷാർത്ഥം, മുഖ്യ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം, അതിന്റെ സിദ്ധിക്ക് വേണ്ടി ഭഗവാൻ ചെയ്തതുകൊണ്ട് ഞാനും ചെയ്യാം എന്നാരും കരുതരുത്. പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടി ഞാൻ കർമ്മത്തെ സമുച്ചയിക്കരുത്. എന്തുകൊണ്ട്? തദ്ഫലാഭിസന്ധി അഹങ്കാര അഭാവസ്യ തുല്യത്വാദ് വിധിക്ഷ. അത് നമ്മളെങ്ങനെയാണോ പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടി അവിടെ ഭഗവാന്റെ പ്രവൃത്തികളെ കർമ്മവുമായി സമുച്ചയിക്കാതിരിക്കുന്നത്, അതുപോലെ തദ്ഫലാഭിസന്ധി സാധാരണ കർമ്മങ്ങളിൽ കാണുവരുന്ന ഫലേച്ഛ അഹങ്കാരം അഭാവസ്യ അതൊന്നും അവിടെയില്ല, ഭഗവാനിലില്ല. തുല്യത്വാദ് വിദുഷ. ഇത് തന്നെയാണ് വിദ്വാനിലും ജ്ഞാനിയിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനി എന്ത് ചെയ്യുന്നു? ജ്ഞാനിയുടെ പ്രപഞ്ച വ്യവഹാരം ഇവിടെ പറയുന്നത് എങ്ങനെയുള്ള ജ്ഞാനി? ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ, ഒരു ഏകദേശ ധാരണ കിട്ടിയാലും നമുക്ക് അവരെ പറയാം അവര് ആത്മജ്ഞാനികളാണ് എന്ന് പറയാം. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തത്വവിത്ത്, തത്വജ്ഞാനി, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നവൻ. അങ്ങനെ ധരിച്ചിരിക്കുന്ന ഒരു ജ്ഞാനി അയാളുടെ പ്രപഞ്ച വ്യവഹാരത്തിൽ ഈ പ്രപഞ്ച വ്യവഹാരമെല്ലാം, പ്രപഞ്ച പ്രവൃത്തികളെല്ലാം ഇതിനെ സ്വപ്നതുല്യമായി കണ്ടുകൊണ്ട് ഇതിൽ യാതൊരു തരത്തിലുള്ള സത്യത്വ ബുദ്ധിയുമില്ലാതെ, എങ്ങനെയാണോ ഒരാൾ സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് ഉണർന്നതിന് ശേഷം സ്വപ്നത്തെ സ്മരിക്കുമ്പോൾ അയാൾക്ക് സ്വപ്നത്തെക്കുറിച്ച് മിഥ്യാത്വ ബുദ്ധി തോന്നും, ആ സ്വപ്നം സത്യമല്ല എന്ന് ജാഗ്രതയിലിരുന്നു കൊണ്ട് ഒരാൾ സ്വപ്നത്തെ സ്മരിക്കുന്നത്, അതുപോലെ പ്രത്യക്ഷമായി കാണുന്ന ഈ ജാഗ്രതനെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഇത് സത്യമല്ല, ഇത് സ്വപ്ന സദൃശമാണ് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വജ്ഞാനി, അതിനടുത്ത് പറയുന്നത് തത്വവിത്തു. അങ്ങനെയുള്ള ഒരു തത്വജ്ഞാനി തത്വവിത്ത്. നാഹം കരോമി ഇതി മഞ്ഞിതെ, അയാളുടെ അനുഭവത്തിൽ എന്താണ്? നാഹം കരോമി, എന്നിൽ പ്രവൃത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രവൃത്തി ചെയ്യുന്നില്ല. പിന്നെ പ്രവൃത്തിയെല്ലാം എവിടെ നടക്കുന്നു? ശരീര ഇന്ദ്രിയ മനോരൂപ സംഘാതത്തിൽ പ്രവൃത്തി നടക്കുന്നു. അതും എങ്ങനെ? മൃഷ, മിഥ്യയായി, സ്വപ്നതുല്യമായി ഈ പ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. അല്ലാതെ അവിടെ അഹം, താൻ എന്താണ്? പരമാർത്ഥ വസ്തുവാണ്, പരമപരിശുദ്ധമായ ആത്മവസ്തുവാണ് എന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് സ്വപ്ന സദൃശമായ ഈ ചേഷ്ടകളെ അതിനെ കർമ്മമായി സ്വയം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? നച തദ്ഫലം അഭിസന്ധത്തെ, ആ ഫലത്തിലേക്ക് തന്റെ മനസ്സിനെ ഉറപ്പിക്കുന്നില്ല, ആ ഫലത്തിലേക്ക് സ്വയം തന്നെ ബന്ധിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഫലത്തിനോട് ആ തത്വജ്ഞാനിയുടെ മനസ്സിൽ ആഗ്രഹം അല്ലെങ്കിൽ ആസക്തി അവിടെ ഉണ്ടാകുന്നില്ല. ആ പ്രവൃത്തി തത്വജ്ഞാനിയെ ഒരിക്കലും ഫലവുമായി ബന്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഫലവുമായി ബന്ധമില്ലാത്ത ആ കർമ്മത്തെ അതിനെ കർമ്മമായി ഗണിക്കാൻ കരുതാൻ പാടില്ല. അത് കർമ്മത്തിന്റെ ഛായയാണ്. കർമ്മം പോലെ അജ്ഞാനി ജ്ഞാനിയിൽ ആരോപിക്കുന്നതാണ് എന്നർത്ഥം. ജ്ഞാനി മനസ്സിലാക്കുന്ന എന്താണോ ഇത്, ഈ കർമ്മവും ഇതിന്റെ ഫലവും മറ്റുമെന്താണോ പരമാത്മാവിൽ വെറുതെ ആരോപിക്കുന്നതാണ്, പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് തത്വജ്ഞാനി അതിനെ കർമ്മമായി ഗണിക്കുന്നില്ല. അജ്ഞാനിയാണെങ്കിലോ അത് തത്വജ്ഞാനിയിലെ കർമ്മമായി തത്വജ്ഞാനി ആരോപിക്കുന്നു. എങ്ങനെ? തന്നിൽ കർമ്മത്തെ ആരോപിക്കുന്നു പോലെ. അജ്ഞാനി അജ്ഞാനം കൊണ്ട്, രാഗദ്വേഷാദികൾ കൊണ്ട് ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ നടക്കുന്ന വ്യാപാരത്തെ, കർമ്മത്തെ തന്നിൽ ആരോപിക്കുന്നു. അയാളിൽ കർമ്മവാസനയുണ്ട്. അത് തന്നെ അയാൾ ജ്ഞാനിയിലും ചെയ്യുന്നു. തന്നിൽ എന്താണോ, എങ്ങനെയാണോ കർമ്മത്തെ ആരോപിക്കുന്നത്, ആ വാസനയുള്ളത് കൊണ്ട് അജ്ഞാനി ജ്ഞാനിയിലും കർമ്മത്തെ ആരോപിക്കുന്നു. എന്നിട്ട് ജ്ഞാനിയും പ്രവർത്തിക്കുന്നു. അപ്പൊ ജ്ഞാനിയിൽ ജ്ഞാനമുണ്ട്, പ്രവൃത്തിയുണ്ടെന്ന് കരുതുന്നു. പക്ഷെ ജ്ഞാനിയുടെ അനുഭവത്തെ ജ്ഞാനിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ്. നാഹം കരോമി, അവിടെ തന്നിൽ കർമ്മമില്ല എന്നാണ് ജ്ഞാനിയുടെ അനുഭവം. പിന്നെ കാണുന്ന കർമ്മമോ? അത് സ്വപ്നതുല്യം, മൃഷ, സത്യത്തിലില്ലാത്തതാണ് എന്നർത്ഥം. അതുകൊണ്ട് അവിടെ അത്തരം വിഷയങ്ങളിലേക്കുള്ള സംശയങ്ങളെ പൂർണ്ണമായും പരിഹരിക്കത്തക്ക രീതിയിൽ അസന്നിഗ്ധമായി വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം ഇല്ല, ഒരു തലത്തിലും സംഭവിക്കുന്നില്ല. ജ്ഞാനീയനുമില്ല, അജ്ഞാനീയനുമില്ല എന്നർത്ഥം. ഇനി അതിന് വരാവുന്ന സംശയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു, യഥാച സ്വർഗാദി കാമാർത്ഥിനഃ അഗ്നിഹോത്രാദി കാമസാധന അനുഷ്ഠാനായ ആഹിതാഗ്നേഹേ കാമ്യേവ അഗ്നിഹോത്രാദോ പ്രവൃത്തസ്യ സാമി കൃതേ വിനഷ്ടേവി കാമേ തദേവ അഗ്നിഹോത്രാദി അനുതിഷ്ഠിതോപി നതത് കാമ്യം അഗ്നിഹോത്രാദി ഭവതി. മറ്റൊരുദാഹരണം പറയുന്നു, ഒരു ലൗകികമായ ഉദാഹരണം. യഥാച സ്വർഗാദി കാമാർത്ഥന, ഒരാൾ സ്വർഗം, പശു, പുത്രൻ, ഹിരണ്യം തുടങ്ങിയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അഗ്നിഹോത്രാദി കാമസാധന അനുഷ്ഠാനായ അഗ്നിഹോത്രാദി കാമസാധനങ്ങളെ, കാമ്യമായ സ്വർഗാദി ഫലങ്ങൾക്ക് ഉപായമായിരിക്കുന്ന അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിനായി ആഹിതാഗ്നേഹി അഗ്നിയാധാനം എന്ന് പറയുന്ന പ്രാരംഭ ചടങ്ങ് ചെയ്തു. അവിടെയാണ് കർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം. ഞാനിതാ ഇന്ന ഫലത്തെ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി വേദത്തിൽ വിധിച്ചിരിക്കുന്ന അഗ്നിഹോത്ര കർമ്മത്തെ ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് യജ്ഞദീക്ഷ ഒരാൾ സ്വീകരിക്കുന്ന യജമാനൻ അയാളെന്ത് ചെയ്യുന്നു? കാമ്യേവ അഗ്നിഹോത്രാദു പ്രവൃത്തസ്യ. അഗ്നിഹോത്രമോ ജ്യോതിഷ്ടമോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു കാമ്യകർമ്മത്തിൽ അയാൾ പ്രവർത്തിച്ചു കഴിഞ്ഞു, അയാൾ കാമന ഉള്ളതുകൊണ്ട് സാമികൃതേ, സാമി എന്ന് വെച്ചാൽ പകുതി, സാമികൃതേ മലയാളത്തിൽ പറയുന്ന സാമിയല്ല, സാമികൃതേ കർമ്മം പകുതിയാക്കി, പകുതി വരെ ചെയ്തു കഴിഞ്ഞു അയാൾ വളരെ താല്പര്യപൂർവ്വം തന്നെ കാമനയോടുകൂടി. വിനഷ്ടേവി കാമേ, എന്തോ പൂർവ്വ പുണ്യ പരിഭാഗം കൊണ്ട് എന്ത് ചെയ്തു, അയാൾക്ക് സ്വർഗാദികളിലുള്ള കാമന നശിച്ചുപോയി. അയാൾ കാമത്തോടുകൂടിയാണ് തുടങ്ങിയെങ്കിലും അങ്ങനെ സംഭവിക്കാം പൂർവ്വപുണ്യം കൊണ്ട്. ജന്മാന്തര സാധനങ്ങൾ കൊണ്ട് അയാളുള്ള കാമന അങ്ങ് നശിച്ചുപോയി. വിനഷ്ടേവി കാമേ, കാമം നശിച്ചുപോയി. നശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു നിയമം അനുസരിച്ച് അയാൾ ആരംഭിച്ചു കഴിഞ്ഞാണ് അർജുനനെ പോലെ, അർജുനനോടും ഭഗവാൻ പറയുന്ന ഒരു നിയമമാണ്, യുദ്ധത്തിന് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു, ഇറങ്ങിക്കഴിഞ്ഞു, അപ്പോൾ ഇത് പൂർത്തിയാക്കണം. അപ്പോൾ ആ നിയമം അനുസരിച്ച് തദേവ അഗ്നിഹോത്രാദി അനുതിഷ്ഠതോപി, ആ നിയമത്തെ പരിപാലിക്കാൻ വേണ്ടി, ലോകമര്യാദയെ പരിപാലിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു? കാമം നശിച്ചിട്ടും തദേവ അഗ്നിഹോത്രാദി അനുതിഷ്ഠതോപി, അതേ അഗ്നിഹോത്രം അല്ലെങ്കിൽ മറ്റ് ഏത് കർമ്മമാണോ തുടങ്ങി വെച്ചത് അയാൾ അനുഷ്ഠിക്കുന്നു. അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം പൂർത്തിയാക്കുമ്പോൾ എന്ത് വരുന്നു? നത കാമ്യം അഗ്നിഹോത്രാദി ഭവതി, അതിനൊരിക്കലും കാമ്യ അഗ്നിഹോത്രം എന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ കർമ്മം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ കാമന നശിച്ചു കഴിഞ്ഞു. ആ കർമ്മം ഒരിക്കലും അയാൾക്ക് ഫലത്തെ കൊടുക്കത്തില്ല എന്നറിയും. അപ്പോൾ വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, കർമ്മം ഫലത്തെ നൽകണമെങ്കിൽ അതിൽ കാമന കാരണമാണ്, അതുകൂടി വേണം. അങ്ങനെ ആ ഫലത്തിനോടുള്ള ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്താലേ ഫലത്തെ കൊടുക്കും. ഇവിടെ ആഗ്രഹം നശിച്ചു കഴിഞ്ഞു, പിന്നെ ആ കർമ്മം പൂർത്തിയാക്കിയാലും ആ കർമ്മത്തിൽ നിന്ന് അയാൾക്ക് ഫലമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കർമ്മം അയാളുടെ ബന്ധനത്തിന് കാരണമായി തീരുന്നില്ല. അതിന്റെ ഫലമായി അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും അയാൾക്ക് ജനിക്കേണ്ടി വരുന്നില്ല. കാമം വിനഷ്ടമായി, ചിത്തശുദ്ധി ഉണ്ടായി, ജ്ഞാന സാധന, ജ്ഞാന ഉത്പത്തി, മോക്ഷം അങ്ങനെ അയാൾക്ക് സംഭവിക്കാവുന്നതാണ്. സദാജ ദർശയതി ഭഗവാൻ കുർവൻ അപി നലിപ്യതേ പറയും. ഭഗവാൻ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. കുർവൻ അപി, കുർവൻ അപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്നവനാണെങ്കിലും നലിപ്യതേ, കർമ്മം അയാളെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യത്തെ സൂചിപ്പിക്കണം. ഒന്ന്, അജ്ഞാനാവസ്ഥ, അതാണ് കുർവൻ നബി. അജ്ഞാനം കൊണ്ട് രാഗാദികളാൽ പ്രേരിതനായി ഒരുവൻ കർമ്മത്തിലേക്ക് ഇറങ്ങി, ഇറങ്ങി അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അയാൾക്ക് മനസ്സിലായി, അയാൾ അഹങ്കാരം ത്യജിച്ച് ഈശ്വരാർപ്പണമായി ആ കർമ്മം ചെയ്ത്, കാരണം ഇത് ക്രമമായി സംഭവിക്കണമല്ലോ. അജ്ഞാനി കർമ്മത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് കർമ്മയോഗമാക്കി അയാളിൽ ബോധമുണ്ടാവണം, ചിത്തശുദ്ധി ഉണ്ടായി, ജ്ഞാനം ഉണ്ടാവണം. അങ്ങനെ വരുന്ന ഒരുവനിൽ നലിപ്യതേ, അയാളിൽ ആത്മബോധം ചിത്തശുദ്ധിക്കനുസരിച്ച് ആത്മബോധം വരുമ്പോൾ നലിപ്യതേ, പിന്നെ ആ കർമ്മം അയാളെ ബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? അയാളുടെ കാമനകൾ നഷ്ടമായി. അതാണ് കർമ്മയോഗിയിൽ സംഭവിക്കുന്നത്. കർമ്മയോഗി കർമ്മത്തിലേക്ക് ഇറങ്ങുന്നത് കാമനയും അജ്ഞാനവും രാഗാദികളും കൊണ്ടാണെങ്കിലും കർമ്മത്തിൽ നിന്ന് അയാൾ പിന്മാറുന്നത് എങ്ങനെ? ആത്മബോധം കൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്, ന കരോതി ന ലിപ്യതേ. ആ അവസ്ഥയിൽ അയാളുടെ അനുഭവം എന്താണ്? ഇതെല്ലാം ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ന കരോതി ന ലിപ്യതേ. അയാൾ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ വാസ്തവത്തിലുള്ള കർമ്മമില്ല, ന ലിപ്യതേ കർമ്മബന്ധനവുമില്ല. കർമ്മം അയാളിൽ സാഹങ്കാരം അഹങ്കാരത്തോടുകൂടി നടക്കുന്നില്ല. കർമ്മഫലം അയാളെ അയാളുടെ ജന്മത്തിന് കാരണമായി തീരുന്നില്ല. ഇതി തത്ര തത്ര, ഇത് ഓരോ ഭാഗങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് ഭഗവാൻ തന്നെ പറയും. ഇനി മറിച്ചെന്ന് പറയുന്നതോ, യച്ഛപൂർവൈഹി പൂർവതരം കൃതം കർമ്മണൈവഹി സംസിദ്ധിം ആസ്ഥിത ജനകാദഹേതി, അങ്ങനെ പറയുന്നുണ്ടല്ലോ. പൂർവൈഹി പൂർവതരം കൃതം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പണ്ടുള്ളവർ എങ്ങനെയാണോ കർമ്മം ചെയ്തത് അതുപോലെ നീയും ചെയ്യണം. അത് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ തന്നെ പറഞ്ഞു. എന്താണ്? മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു, കർമ്മണൈവഹി സംസിദ്ധിം ആസ്ഥിത ജനകാദഹം, ജനകനും മറ്റും ആ കർമ്മം കൊണ്ട് തന്നെയാണ് സംസിദ്ധിയെ പ്രാപിച്ചത് എന്ന് പറഞ്ഞു. ഈ സംസിദ്ധി എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് അടുത്ത ഭാഷകാരം പറയുന്നു. അപ്പോ കർമ്മം കൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അജ്ഞാനത്തോടുകൂടി സാഹങ്കാരത്തോടുകൂടി ഒരുവൻ രാഗദ്വേഷാദികളോടുകൂടി കർമ്മം ചെയ്തു ആ കർമ്മം കൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിച്ചു എന്നാണോ? അങ്ങനെയല്ല. തത്വ വിഭജ്യ വിജ്ഞേയം, ഇതിനെ വന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യത്തെ ഇത് രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. തത് കഥം, അതെങ്ങനെയാണ്? ആ രണ്ടു തരത്തിൽ മനസ്സിലാക്കേണ്ടത്, യതി താവ് പൂർവേ ജനകാദയ തത്വവിദോപി പ്രവർത്ത കർമാണഹസ്യോ തേ ലോകസംഗ്രഹാർത്ഥം ഗുണാഗുണേഷു വർത്തന്തേ ഇതി ജ്ഞാനേനൈവ സംസിദ്ധിം ആസ്ഥിതാഃ. കർമ്മ സന്യാസേ പ്രാപ്തേവി കർമ്മണാ സഹൈവ സംസിദ്ധിം ആസ്ഥിതാഃ ന കർമ്മസന്യാസം കൃതവന്തഃ ഇത്യർത്ഥഃ. ഇതി താവത് പൂർവേ ജനകാദയ തത്വവിദോ അപി പ്രവൃത്ത കർമ്മണഃ പ്രവൃത്ത കർമാണഃ സ്യുഃ. ജനകാദികൾ എന്താണ് നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ? അതായത് ജനകൻ രാജ്യഭാരം പോലെയുള്ള അതിഭാരമുള്ള പ്രവൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ തത്വവിദോപി തത്വജ്ഞാനികളാണ് എന്ന് കരുതുക. അങ്ങനെ തന്നെ കരുതുക. പക്ഷേ പ്രവൃത്ത കർമ്മമാണ്, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നതായി അജ്ഞാനികൾ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? തേ ലോകസംഗ്രഹാർത്ഥം, ലോകസംഗ്രഹത്തിന് വേണ്ടി രാജ്യ പരിപാലനം തുടങ്ങിയ കർമ്മങ്ങൾ, ലോകത്തിന്റെ യോഗക്ഷേമത്തിന് വേണ്ടി ഗുണേഷു വർത്തന്തേ ഇതി ജ്ഞാനേനൈവ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ. അതാണ് ഗുണ ഗുണേഷു വർത്തന്ത്, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആത്മാവ് അസംഗമാണ്, ഈ പ്രവൃത്തികളെല്ലാം എന്താണ്? ഈ കർണസംഘാതത്തിലാണ്. ഇത് ജ്ഞാനേനൈവ എന്നുള്ള ജ്ഞാനം കൊണ്ട് സംസിദ്ധിം മോക്ഷത്തെ ആസ്ഥിതാഹ, ആ തത്വജ്ഞാനം കൊണ്ടവർ മോക്ഷത്തെ പ്രാപിച്ചു. കർമ്മസന്യാസേ പ്രാപ്തേവി, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ കർമ്മങ്ങളെ ബാഹ്യമായി, രാജ്യപാലനം തുടങ്ങി കർമ്മങ്ങളെ ബാഹ്യമായി ഉപേക്ഷിക്കേണ്ട സന്ദർഭം വന്നെങ്കിലും കർമ്മണാസഹ ഏവ സംസിദ്ധി ആസ്ഥിത, അവരുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ആ കർമ്മത്തോടുകൂടി തന്നെ ശരീര ത്യാഗം ചെയ്യാനായിരുന്നു. അവർ ആ കർമ്മത്തോടുകൂടി ജീവിതാന്ത്യം വരെ ആ കർമ്മം തന്നെ അനുഷ്ഠിച്ച് സംസിദ്ധി മോക്ഷത്തെ അവർ പ്രാപിച്ചു. കർമ്മസന്യാസം കൃതവന്ത, അവർ ബാഹ്യമായിട്ട് കർമ്മത്തെ ത്യജിച്ചില്ല. അതുകൊണ്ട് അവരുടെ ജ്ഞാനനിഷ്ഠയ്ക്ക് യാതൊരു കുറവും ന്യൂനതയും വരുന്നില്ല. അപ്പൊ കർമ്മ അങ്ങനെ തത്വജ്ഞാനത്തോടുകൂടി കർമ്മത്തെ ബാഹ്യമായി ത്യജിക്കാതെ കർമ്മം ചെയ്യുന്നത് കർമ്മയോഗമല്ല. അത് ജ്ഞാനിയുടെ ആത്മനിഷ്ഠയാണ്. അവിടെ പരമാർത്ഥത്തിൽ കർമ്മത്യാഗം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ? അഹന്ത മമതാദികൾ എല്ലാം സകാരണം അജ്ഞാനത്തോടുകൂടി ജ്ഞാനിയിൽ നിന്നും അപ്രത്യക്ഷമായി. അതുകൊണ്ട് അവിടെ പരമാർത്ഥത്തിൽ കർമ്മസന്യാസം സംഭവിച്ചെങ്കിലും ബാഹ്യമായി കർമ്മത്തെ ത്യജിക്കുന്നില്ല, അവർ പ്രവർത്തിക്കുന്നു. എന്താണ് അതിന് കാരണം? അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ജ്ഞാനിയാണെങ്കിൽ പ്രാരബ്ധം കൊണ്ടത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊന്ന് പറയുകയാണ്, എന്താണോ, അതായത് ഇവിടെ ഈ സംസിദ്ധിം എന്ന് പറയുന്ന ശബ്ദത്തിന് രണ്ടർത്ഥം വരാം. ഒന്നുകിൽ മോക്ഷം, അല്ലെങ്കിൽ ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധി എന്നുള്ള അർത്ഥത്തെ എടുക്കുകയാണെങ്കിലോ, അതന്നെ തത്വവിദ അവരന്നെ തത്വജ്ഞാനികളല്ല എന്ന് പറയുകയാണെങ്കിലോ, അങ്ങനെ ഒരു കൂട്ടർ പറയുകയാണെങ്കിൽ ഈശ്വര സമർപ്പിതേന കർമ്മണ സാധനഭൂതേന സംസിദ്ധിം സത്വശുദ്ധിം ജ്ഞാനോത്പത്തി ലക്ഷണം വാ സംസിദ്ധിം ആസ്ഥിതാഹ ജനകാദയ ഇതി വ്യാഖ്യേയം. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം, ഈശ്വര സമർപ്പിതേന കർമ്മണ, ഈശ്വര സമർപ്പിതമായ കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മയോഗം. അജ്ഞാനം കൊണ്ട് കർമ്മത്തിലേക്ക് അവർ പ്രവേശിച്ചെങ്കിലും ആ കർമ്മത്തെ ഈശ്വരന് സമർപ്പിച്ച് അതെന്താണ്? സാധനഭൂതേന. അവിടെ കർമ്മം സാധനമാണ്. എന്തിനാ ചിത്തശുദ്ധിക്ക്? എന്നുവെച്ചാൽ കർമ്മയോഗമായി കർമ്മം അനുഷ്ഠിച്ച് സംസിദ്ധിം സത്വശുദ്ധിം സത്വശുദ്ധിയെ ചിത്തശുദ്ധിയെ. ആ ചിത്തശുദ്ധിയുടെ അടയാളം എന്താണ്? ചിത്തശുദ്ധിയിൽ പ്രധാനമായി രണ്ടു കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒന്നവിടെ അഹന്ത മമത രാഗദ്വേഷാദി മാലിന്യങ്ങളെല്ലാം അവസാനിക്കുന്നു. മറ്റൊന്നെന്താണ്? ജ്ഞാനോത്പത്തി ലക്ഷണം, ജ്ഞാനോത്പത്തി സംഭവിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ കർമ്മയോഗാനുഷ്ഠാനം, ചിത്തശുദ്ധി, ജ്ഞാനപ്രാപ്തി ഇങ്ങനെയെല്ലാം നമ്മൾ ഇതിനെ വേർതിരിച്ച് പറയുമെങ്കിലും അവിടെ പ്രത്യേകമായി ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജ്ഞാന ഉത്പത്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ചിത്തശുദ്ധി അതിന്റെ പൂർണതയിൽ എത്തുന്നത്, അതിന്റെ ലക്ഷണമായി അതിന്റെ സ്വരൂപമായി ജ്ഞാനോത്പത്തി അവിടെ സംഭവിച്ചിരിക്കും. ഏകകാലത്ത് സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആ ജ്ഞാനോത്പത്തി രൂപത്തിലുള്ള ചിത്തശുദ്ധി, അതിനെ സംസിദ്ധി എന്ന് പറയുന്നു. ആ സംസിദ്ധിയെ ആസ്ഥിതാഹ ജനകാദയ അവർ പ്രാപിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കാം. ഒന്നുകിൽ കർമ്മയോഗത്തിലൂടെ അവർ ജ്ഞാന ഉത്പത്തി രൂപത്തിലുള്ള ആ ചിത്തശുദ്ധിയെ പ്രാപിച്ചു, അല്ലെങ്കിൽ അവർ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ആ കർമ്മത്തെ, കർമ്മഛായ രൂപത്തിലുള്ള ആ കർമ്മത്തെ അവർ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. അപ്പൊ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഇവിടെ ദോഷം വരുന്നില്ല. അദ്വൈത സിദ്ധാന്തത്തിന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപം, ആ സ്വരൂപത്തെ, പരമാർത്ഥ തത്വത്തെ ഒരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നീട് കർമ്മ സമുച്ചയം സംഭവിക്കുന്നില്ല. അവിദ്യാകാമ കർമ്മങ്ങളാൽ പ്രേരിതമായി ഒരു ജീവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം അവിടെ സംഭവിക്കത്തില്ല എന്നാണ്. പിന്നീട് നടക്കുന്നതിനെ നമുക്ക് കർമ്മമായി ഗണിക്കാൻ പാടില്ല. ഇക്കാര്യമാണ് ഇവിടെ ഭാഷ്യകാരൻ വളരെ വ്യക്തമായി പറഞ്ഞവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ വിശദീകരണം വീണ്ടും തുടർന്നു വരും. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.